മമ യോനിർമഹദ്ബ്രഹ്മ തസ്മിൻ ഗർഭം ദധാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ക്ഷേത്രജ്ഞ സംയോഗ ഈദൃശോ ഭൂതകാരണം ഇത്യാഹ. ഭൂതകാരണം സർവപ്രാണികളുടെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത് ക്ഷേത്രജ്ഞ സംയോഗമാണ് മുമ്പ് പറഞ്ഞതാണ്. അതിവിടെ വിശദീകരിക്കുന്നു. മമ സ്വഭൂത മദീയ മായ ത്രിഗുണാത്മിക പ്രകൃതി യോനി സർവഭൂതാനാം കാരണം. മമ എന്റെ സ്വഭൂത മദീയ എന്റേതായ എന്താണ് മമ യോനിർ എന്താണത് മായ ത്രിഗുണാത്മിക പ്രകൃതി ത്രിഗുണാത്മികയായ പ്രകൃതിയെയാണ് എന്റെ യോനി എന്ന് പറയുന്നത്. യോനി എന്ന് പറഞ്ഞാൽ എന്താണ് സർവഭൂതാനാം കാരണം കാരണം എന്നർത്ഥം. അപ്പൊ എന്റെ പ്രകൃതിയാണ് സർവഭൂതങ്ങൾക്കും കാരണമായിരിക്കുന്നത് സർവഭൂതങ്ങളുടെയും സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. സർവകാര്യേഭ്യോ മഹത്വാ കാരണത്വാ ബ്രഹ്മണത്വാച്ച സ്വവികാരാണ മഹത്ബ്രഹ്മേതി യോനിരേ ഇവ വിശേഷിത. ഇവിടെ മമ യോനിർ മഹത്ബ്രഹ്മ എന്ന് പറഞ്ഞു. തന്റെ യോനി കാരണം ഭൂതങ്ങൾക്ക് കാരണമായിരിക്കുന്ന ആ പ്രകൃതിയെ മഹത്ബ്രഹ്മ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് എന്നെ മഹത്ബ്രഹ്മ എന്ന് പറഞ്ഞത്? സാധാരണ ബ്രഹ്മശബ്ദം പരമാത്മാ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബ്രഹ്മശബ്ദം പ്രകൃതിക്ക് ഉപയോഗിച്ചു. അത് മഹത്ബ്രഹ്മ എന്ന് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പറയുന്നു സർവകാര്യേഭ്യോ മഹത്വ, സർവകാര്യങ്ങളെക്കാളും അത് മഹത്താണ്. മഹത്വം എന്ന് വെച്ചാൽ കാരണത്വ, സർവത്തിനും അത് കാരണമായിരിക്കുന്നതുകൊണ്ട് തന്നെ മഹത്വം എന്ന് പറഞ്ഞു. ബ്രഹ്മ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ബ്രഹ്മണത്വ ഭരണാച്ച, അത് സർവത്തെയും വലുതാക്കുന്നു, വളർത്തി വലുതാക്കുന്നു. അതാണ് ബ്രഹ്മണം, പോഷിപ്പിക്കുക, വളർത്തുക, വലുതാക്കുക എന്നൊക്കെ അർത്ഥം. സർവകാര്യങ്ങളെയും അത് പരിണമിപ്പിച്ച് പ്രപഞ്ചത്തെ വളരെ വിസ്താരമുള്ളതാക്കി തീർക്കുന്നു. അപ്പോൾ ഈ അതിവിസ്തൃതമായിരിക്കുന്ന പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നതുകൊണ്ട് ആ മായ അതിനെ യോനി മഹത്ബ്രഹ്മ എന്നെല്ലാം പറയുന്നു. സ്വവികാരാണ, തന്റെ കാരണങ്ങൾക്കെല്ലാം അത് കാരണമായിരിക്കുന്നു. മഹത്ബ്രഹ്മേതി യോനിരേ വിശേഷിത. അതുകൊണ്ട് മഹത്ബ്രഹ്മ എന്ന് പറയുന്നതും യോനി എന്നുള്ള ശബ്ദം കൊണ്ടും പറയുന്നത് ആ പരമകാരണമായിരിക്കുന്ന പരബ്രഹ്മത്തിന്റെ ശക്തിയായിരിക്കുന്ന മായയാണ്. തസ്മിൻ മഹതി ബ്രഹ്മണി യോനോ ഗർഭം ഹിരണ്യഗർഭസ് ജന്മനോ ബീജം സർവഭൂത ജഗത് ജന്മകാരണം ബീജം ദദാമി നിക്ഷിപാമി. പ്രകൃതിയിൽ ഞാൻ ബീജത്തെ നിക്ഷേപിക്കുന്നു, സൃഷ്ടിയുടെ ബീജത്തെ എന്ന് പറയുന്നു. തസ്മിൻ മഹതി ബ്രഹ്മണി യോനോ ഗർഭം ഹിരണ്യഗർഭസ് ജന്മനോ ബീജം ഗർഭം ദദാമി എന്ന് പറയുന്നു. ഹിരണ്യഗർഭൻ പ്രഥമ ജീവനൻ, ശ്രുതിയിലും മറ്റും പറയുന്നുണ്ട് പ്രഥമ ജീവനായിട്ടൊരു ഹിരണ്യഗർഭനെ സൃഷ്ടിക്കും, ആദിയിലുണ്ടാവും. ആ ജീവൻ പിന്നീട് ബാക്കി സൃഷ്ടിയും നടത്തും. അപ്പോൾ പരമകാരണനായിരിക്കുന്ന ഈശ്വരൻ ആദ്യം പ്രകൃതിയിൽ നിന്നും ഹിരണ്യഗർഭനെ സൃഷ്ടിച്ച് ഹിരണ്യഗർഭൻ സർവസൃഷ്ടിയും നടത്തുന്നു എന്ന് ശ്രുതി പറയുന്നു. ആ ശ്രുതിക്കനുസരിച്ചിവിടെ വ്യാഖ്യാനിക്കുകയാണ്. അല്ലാതെ ഈ ഹിരണ്യഗർഭൻ എന്ന് പറയുന്ന ഒരു തത്വത്തിന് വേറെ പ്രമാണമൊന്നുമില്ല. നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ അന്വേഷിച്ച് കണ്ടെത്താനൊന്നും കഴിയുന്ന ഒന്നല്ല സാധാരണഗതി. ശ്രുതി മാത്രം പ്രമാണമായിരിക്കുന്ന ഒന്നാണ് പ്രഥമജീവനായ ഹിരണ്യഗർഭൻ എന്നൊന്നുണ്ട്. അത് സൃഷ്ടിയുടെ ആദ്യത്തിൽ അങ്ങനെ ഒന്നുണ്ടാകുന്നു. അതിന് കാരണം പരബ്രഹ്മമാണ്. അത് പ്രകൃതിയിൽ നിന്നും ആ ഹിരണ്യഗർഭനെ സൃഷ്ടിക്കുന്നു. അതിനോട് പറയുന്നത് തസ്മിൻ മഹതി ബ്രഹ്മണി, ആ മായയിൽ എന്താണ് ഹിരണ്യഗർഭസ്യ ജന്മനോ ബീജം, ഹിരണ്യഗർഭന്റെ ജന്മത്തിന് ബീജമായിരിക്കുന്ന ഗർഭം ദദാമി, ആ ബീജത്തെ ഞാൻ നിക്ഷേപിക്കുന്നു. സർവഭൂത ജന്മകാരണം ബീജം ദദാമി, സർവഭൂതങ്ങളുടെയും ജന്മത്തിന് കാരണമായിരിക്കുന്നു. കാരണം ഹിരണ്യഗർഭന്റെ സൃഷ്ടിയോടുകൂടിയാണ് സർവസൃഷ്ടികളും ആരംഭിക്കുന്നത്. ഹിരണ്യഗർഭനാണ് ബാക്കി സർവത്തെയും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു സർവഭൂത ജന്മകാരണം, സർവഭൂതങ്ങളുടെയും പ്രാണികളുടെയും ജന്മത്തിന് കാരണമായിരിക്കുന്ന ആ ബീജത്തെ ഞാൻ നിക്ഷേപിക്കുന്നു. അത് ഒന്നുകൂടി വിശദീകരിക്കുന്നു. ക്ഷേത്രക്ഷേത്രജ്ഞ പ്രകൃതിദ്വയ ശക്തിമാൻ ഈശ്വരോഹം അവിദ്യ കാമകർമ്മ ഉപാധി സ്വരൂപ അനുവിധായിനം ക്ഷേത്രജ്ഞം ക്ഷേത്രേണ സംയോജയാമി ഇത്യർത്ഥ. അത് ഭാഷകാരൻ ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നു. എന്താണ് ആ പറയുന്നതിന്റെ താല്പര്യം? തസ്മിൻ ഗർഭം ദദാമ്യഹം, ആ മായയിൽ ഞാൻ ബീജത്തെ നിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? ക്ഷേത്രക്ഷേത്രജ്ഞ പ്രകൃതിദ്വയ ശക്തിമാൻ ഈശ്വരോഹം, ക്ഷേത്രജ്ഞൻ ക്ഷേത്രൻ, ക്ഷേത്രം എന്ന് പറയുന്ന രണ്ട് പ്രകൃതിദ്വയ രണ്ട് പ്രകൃതിയാകുന്ന ശക്തിയോടുകൂടിയവനാണ് ഞാൻ നേരത്തെ പറഞ്ഞു. എനിക്ക് രണ്ട് പ്രകൃതികളുണ്ട്, ഒന്ന് ക്ഷേത്രമാണ് മറ്റൊന്ന് ക്ഷേത്രജ്ഞനാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രകൃതിദ്വയ ശക്തിയോടുകൂടിയിരിക്കുന്ന ഞാൻ അവിദ്യ കാമ കർമ്മ ഉപാധി സ്വരൂപ അനുവിധായനം ക്ഷേത്രജ്ഞം ക്ഷേത്രേണ സംയോജയാമി. അവിദ്യ കാമം കർമ്മം തുടങ്ങിയ ഉപാധിക്കനുസരിച്ച് ഉപാധിയെ പിന്തുടരുന്നവനായ ആ ക്ഷേത്രജ്ഞനെ ക്ഷേത്രത്തോട് ബന്ധിപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ക്ഷേത്രവും ക്ഷേത്രജ്ഞനും കൂടി ചേർന്ന് സർവസൃഷ്ടി സംഭവിക്കുന്നു. അങ്ങനെ അവിദ്യ കാമ കർമ്മ ഉപാധി സ്വരൂപ അവിദ്യ കാമം കർമ്മം തുടങ്ങിയ ഉപാധികളെ അനുവിധായനം അതിനനുസരിക്കുന്നതിനെ പിന്തുടരുന്ന അതിനനുസരിച്ച് ജന്മമരണാദികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞനെ ക്ഷേത്രേണ ക്ഷേത്രത്തോട് സംയോജയാമി യോജിപ്പിക്കുന്നു. ഹിരണ്യഗർഭ ഉത്പത്തിദ്വാരേണ, അങ്ങനെ ഹിരണ്യഗർഭ ഉത്പത്തിയിലൂടെ സർവപ്രാണിയുടെ ഉത്പത്തി സംഭവിക്കുന്നു. തസ്മാത് ഗർഭാധാനാത് ഭവതി ഹേ ഭാരത, ആ ഗർഭാധാനം പോലെ ആ ഗർഭാധാനം കൊണ്ട് സംഭവിക്കുന്നു. ഇപ്പോൾ വാസ്തവത്തിലുള്ള ഒരു ഗർഭാധാനത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് പ്രകൃതി പുരുഷ സംയോഗത്തിലൂടെ സൃഷ്ടി നടക്കുന്നു. ആ പുരുഷൻ എന്ന് പറയുന്ന ക്ഷേത്രജ്ഞനാണ്, പ്രകൃതി എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ആ സംയോഗത്തിലൂടെ സൃഷ്ടി സംഭവിക്കുന്നതിന് കാരണനായിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ തന്റെ മായയായിരിക്കുന്ന പ്രകൃതിയെ ഉപയോഗിച്ച് ഈ സൃഷ്ടിയെ നടത്തുന്നു. അങ്ങനെ സൃഷ്ടി സംഭവിക്കുന്നു എന്നാണ്. അപ്പൊ ഈശ്വരന് അങ്ങനെ ഒരു സൃഷ്ടി സംഭവിക്കുന്നതിന് നടത്തുന്നതിന് കേവലം ഈക്ഷണം സങ്കല്പം മാത്രം മതി. അത് ശ്രുതി പറയും. ഇവിടെ ഗർഭാധാനം എന്ന് പറയുമ്പോൾ അത് മറ്റു തരത്തിൽ സംശയിക്കാൻ പാടില്ല. മറ്റ് ജീവികളെല്ലാം നടത്തുന്നത് പോലെയുള്ള ഗർഭാധാനം ഈശ്വരൻ നടത്തുന്നു എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈശ്വരനെ സൃഷ്ടിക്ക് കേവലം സങ്കല്പം, സങ്കല്പം മാത്രേണ പരമേശ്വര, കേവലം സങ്കല്പം കൊണ്ട് മാത്രമാണ് ഈശ്വരൻ സൃഷ്ടിക്കുന്നത്. ആ സങ്കല്പത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈശ്വരൻ സങ്കല്പിക്കുന്നു, ആ സങ്കല്പത്തിനനുസരിച്ച് പ്രകൃതിയിൽ നിന്ന് സൃഷ്ടി നടക്കുന്നു. ഈക്ഷണം എന്ന് വേദത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഈക്ഷണത്തെയാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഭാരതാനയോ അർജുന, മഹദ്ബ്രഹ്മ മായ മമയോനി എന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നു. തസ്മിൻ ആ മായയിൽ അഹം ഗർഭം ദദാമി, സൃഷ്ടിക്ക് കാരണമായ ബീജത്തെ നിക്ഷേപിക്കുന്നു. തഥ അതുകൊണ്ട് സർവഭൂതാന സംഭവ ഭവതി, സർവഭൂതങ്ങളുടെയും ഉത്പത്തി സംഭവിക്കുന്നു. ഈശ്വരൻ തന്റെ സങ്കല്പത്തിലൂടെ ഈക്ഷണത്തിലൂടെ ജഗത്തിനെ സൃഷ്ടിക്കുന്നു മായയിൽ നിന്നും. തദൈക്ഷത ബഹുസ്യാം പ്രജായേയ എന്ന് ശ്രുതിയിൽ പറയും. അതിനിവിടെ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നു. മമ യോനിർമഹദ്ബ്രഹ്മാ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തദോ ഭവതി ഭാരത. സർവയോനിഷു കൗന്ദേയ മൂർത്തയഃ സംഭവന്തിയാ താസാം ബ്രഹ്മമഹദ് യോനി അഹം ബീജപ്രദപിത. സർവയോനിഷു ദേവ പിതൃ മനുഷ്യ പശു മൃഗാദിഷു സർവയോനിഷു സർവപ്രാണികളിലും ദേവൻ പിതൃക്കൾ മനുഷ്യർ പിതൃക്കൾ എന്ന് പറയുമ്പോൾ ദേവവർഗത്തിലെ ഒരു വിശേഷിച്ച് ഒരു വിഭാഗമാണ് പിതൃക്കൾ മനുഷ്യർ പശു മൃഗം തുടങ്ങി സർവപ്രാണികളിലും മൂർത്തയഹ ദേഹ സംസ്ഥാന ലക്ഷണ ദേഹസംസ്ഥാനം എന്ന് വെച്ചാൽ ദേഹ ആകൃതി രൂപത്തിലുള്ളതാണ് മൂർത്തികളെന്ന് പറയുന്നത്. ഓരോരോ ദേഹ വിശേഷ ആകൃതികൾ മനുഷ്യന്റെ ദേഹത്തിന്റെ ആകൃതി പേര് ദേവന്മാരുടെ പേര് പശുക്കളുടെ പേര് മൃഗങ്ങളുടെ പേര് ഇങ്ങനെ ഭിന്ന ദേഹ സംസ്ഥാനങ്ങൾ ദേഹ ആകൃതികൾ മൂർച്ഛിത അംഗ അവയവാഹ പ്രകടമായ അംഗങ്ങൾ അവയവങ്ങളോടുകൂടിയവ എന്നാണ് മൂർത്തികളെന്ന് പറയുന്നത്. ഇപ്പൊ പ്രകടമായിരിക്കുന്ന അവയവങ്ങളോടുകൂടിയിരിക്കുന്ന ഓരോ ശരീരങ്ങൾ ദേവശരീരമാകാം മനുഷ്യ ശരീരമാകാം യാഹത്താസ മൂർത്തിനാം അങ്ങനെയുള്ള സർവ്വശരീരങ്ങളുടെയും ഇപ്പൊ മൂർത്തി എന്ന് പറഞ്ഞ ഇവിടെ ശരീരം എന്നർത്ഥം. ബ്രഹ്മ മഹത് സർവാവസ്ഥം യോനി കാരണം എല്ലാത്തിനും കാരണമായിരിക്കുന്ന എന്താണ് ബ്രഹ്മ മഹത് മഹത് ബ്രഹ്മ അതാണ് കാരണം മായ അതാണ് കാരണമായിരിക്കുന്നത്. അത് ബ്രഹ്മം എന്ന് പറയാൻ കാരണം എന്താണ് ബ്രഹ്മണത്വ നേരത്തെ പറഞ്ഞു സർവത്തെ അത് പരിണമിപ്പിക്കുന്നു സർവത്തെയും അത് വലുതാക്കുന്നു ബൃഹത്വാ ബ്രഹ്മണത്വ അത് വലുതാക്കുന്നതുകൊണ്ട് അതിന് ബ്രഹ്മം എന്ന് പറഞ്ഞു. മായയാണ് സർവത്തെയും പരിണമിപ്പിച്ച് വളരെ വിസ്താരമുള്ളതാക്കി ഈ പ്രപഞ്ച രൂപത്തിലാക്കി തീർക്കുന്നു. അതുകൊണ്ട് അതിനെ മഹത് ബ്രഹ്മ എന്ന് പറഞ്ഞു. മഹത് ബ്രഹ്മ മഹത് സർവാവസ്ഥം സർവരൂപത്തിലും പരിണമിച്ചിരിക്കുന്ന അതാണ്. അനേക ഭേദത്തിൽ പ്രപഞ്ചത്തിൽ നാനാകാരമായി പരിണമിച്ചിരിക്കുന്നു അതാ മായയാണ്. അതാണ് യോനിഹി എന്ന് വെച്ചാൽ കാരണം സർവപ്രാണി ശരീരങ്ങൾക്കും കാരണമായിരിക്കുന്ന ആ മായയാണ്. അതിൽ അഹം ഈശഹ ഞാൻ ഈശ്വരൻ ബീജപ്രദഹ ഗർഭാധാനസ്യ കർത്താപിത സൃഷ്ടിക്ക് കാരണമായ ആ ഗർഭാധാനത്തിന് ഞാൻ തന്നെയാണ് കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ജഗത്തിന് പിതാവായിരിക്കുന്നു. അപ്പൊ ഈശ്വരൻ സാധാരണ പിതാവെന്ന് പറയുന്നവരാണ് ഗർഭാധാനത്തിന് കാരണമായിരിക്കുന്നവൻ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നവന് പിതാവെന്ന് പറയുന്നു. അപ്പൊ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് ഞാൻ കാരണമായിരിക്കുന്നു എന്റെ ഈക്ഷണത്തിലൂടെയാണെങ്കിലും ഞാനാണ് അതിന് കാരണനായിരിക്കുന്നത്. അതുകൊണ്ട് അഹം പിത എന്നിവിടെ ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ് പിതാവായിരിക്കുന്നത്. അപ്പൊ ഇവിടെ സൃഷ്ടിക്കർത്തൃത്വം ഇവിടെ ഗീത ഉപദേശിക്കുന്ന ഗീത ഉപദേഷ്ടാവായിരിക്കുന്ന ഭഗവാൻ അർജുനന്റെ മുമ്പിൽ ഒരു മനുഷ്യനായി നിന്ന് ഉപദേശിക്കുകയാണെങ്കിലും ആ ഉപദേശിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നു ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്തൃത്വത്തെ സ്വയം ഏറ്റെടുക്കുകയാണ്. അപ്പൊ സ്വയം ഒരു വ്യക്തിക്ക് ഒരു ജീവന് ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കർത്തൃത്വത്തെ ഇങ്ങനെ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. എന്താണ് സർവപ്രാണികളുടെയും പിതാവായിരിക്കുന്ന ഞാനാണ് ബീജപ്രദനായിരിക്കുന്ന ഞാനാണ്. അപ്പൊ തന്റെ മനുഷ്യരൂപത്തെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ സാധാരണ മനുഷ്യ വർഗത്തിൽ സംഭവിക്കുന്നതുപോലെ അല്ലെങ്കിൽ മറ്റ് പ്രാണിവർഗത്തിൽ സംഭവിക്കുന്നതുപോലെ സൃഷ്ടിയുടെ കർത്തൃത്വം ഏറ്റെടുത്ത് സ്വയം പിതാവാകുക എന്ന് പറയുന്നത് ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഒരു ജീവന് ഈ പ്രപഞ്ചത്തിലെ ദേവ പിതൃ മനുഷ്യ പശു മൃഗാദി സർവ്വപ്രാണികളുടെയും സൃഷ്ടികർത്തൃത്വം ഏറ്റെടുത്തിട്ട് ഞാനാണ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്ന ബീജപ്രദനായിരിക്കുന്ന പിതാവെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അർജുനൻ കാണുന്നത് എന്താണ് ഇവിടെ ഒരു മനുഷ്യൻ തന്റെ മുമ്പിൽ നിന്ന് തനിക്ക് ഈ ആത്മതത്വത്തെ ഈശ്വര തത്വത്തെ ഉപദേശിക്കുന്നതായിട്ടാണ്. അങ്ങനെ ഉപദേശിക്കുന്ന ഒരു വ്യക്തിക്ക്, സാധാരണ ഒരു മനുഷ്യ വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയും ഞാനാണ് ഈ സർവ്വ ജഗത്തിന്റെയും സർവമൂർത്തികളുടെയും പിതാവാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട എന്താണ്, ഇവിടെ ഉപദേഷ്ടാവായിരിക്കുന്ന ആള് തന്റെ ഈശ്വരീയ ഭാവത്തെ അവലംബിച്ചുകൊണ്ട് തന്റെ അവതാര മഹാത്മ്യത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നീ കാണുന്നത് പോലെ ഞാനൊരു സാധാരണ മനുഷ്യനല്ല, ഒരു ഉപദേഷ്ടാവല്ല, ഒരു ഗുരുവല്ല, ഒരു തത്വജ്ഞാനിയല്ല, മറിച്ച് ഞാൻ ഈശ്വരൻ തന്നെ മൂർത്തിമത് ഭാവം കൈവരിച്ച അവതാര പുരുഷനാണ്. അങ്ങനെ ഒരു അവതാര പുരുഷന് മാത്രമേ ഇത് പറയാൻ കഴിയൂ, എന്താണ്, ഞാനാണ് സർവ്വ ലോകത്തിനും ബീജപ്രദനായിരിക്കുന്ന പിതാവ്. ഒരാൾക്ക് പറയാൻ പറ്റും, എന്താണ്, ഞാൻ ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഞാൻ ആത്മാവാണ്, സച്ചിദാനന്ദമാണ്, അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയാൻ കഴിയും. അതൊരു തത്വജ്ഞാനിക്കും ഒരു ഗുരുവിനും ആത്മബോധം വന്നു കഴിഞ്ഞാൽ ആർക്കും പറയാൻ പറ്റും. പക്ഷേ ഇത് പറയാൻ പറ്റത്തില്ല, എന്താണോ, ഞാനാണ് സർവ ജഗത്തിനും ബീജപ്രദനായിരിക്കുന്ന പിതാവ് എന്ന് എടുത്തു പറയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? അത് ഈശ്വരന് മാത്രമേ അത് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇതും ഒരു പ്രമാണമാണ്. എന്താണ് ഇവിടെ അവതാരം എന്ന് പറയുന്ന ഒരു തത്വത്തെ നമ്മുടെ ശാസ്ത്രങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. അതായത് തത്വജ്ഞാനി, യോഗി, സിദ്ധൻ, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഈശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ അവതാരത്തെ പ്രാപിക്കുന്നു. അങ്ങനെ ഒരു അവതാരത്തെ അംഗീകരിക്കുന്ന ഒരു സന്ദർഭമാണ്, അതിന് പ്രമാണമാണ് ഈ പറയുന്ന രണ്ട് ശ്ലോകങ്ങൾ. ഇതുപോലെ മറ്റു ഭാഗങ്ങളും ഉണ്ടെന്നാണ്, ഇതും അതിനൊരു പ്രമാണമാണ്. കാരണം ഇത് തത്വജ്ഞാനം കൊണ്ടോ യോഗസിദ്ധികൾ കൊണ്ടോ ഒന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധാരണ മറ്റ് ജീവികളോട് താരതമ്യപ്പെടുത്തി പറയുന്നു. വാസ്തവത്തിൽ സൃഷ്ടിക്ക് എന്ത് ചെയ്യുന്നു, മറ്റ് ജീവികൾ, ഓരോ ജീവിയും എന്താണ്, സൃഷ്ടിക്ക് വേണ്ടി ആ പുരുഷൻ ബീജപ്രദനായിരിക്കുന്നു, സ്ത്രീ ഗർഭത്തെ ധരിക്കുന്നു. ഈ ഒരു ദൃഷ്ടാന്തത്തിലൂടെ ഇതിന് സമമായി ഈശ്വര സ്വയം ഇങ്ങനെ പറയുന്ന എന്താണോ, എങ്ങനെയാണോ മറ്റു പ്രാണികളിൽ സംഭവിക്കുന്നത് അതുപോലെ ഈ സർവപ്രപഞ്ചത്തിനും ഞാൻ സൃഷ്ടികർത്താവായിരിക്കുന്നു. അപ്പോൾ ആ സൃഷ്ടികർത്തൃത്വം ഇവിടെ ഈശ്വരനിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ജീവൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ബീജാധാനത്തെക്കുറിച്ചും മറ്റുകൂടെ പറയുന്നു. അല്ലാതെ പരമാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ജീവന്മാർ സംഭവിക്കുന്നതുപോലെ തന്നെ ഈശ്വരനും അങ്ങനെ ആണ് സൃഷ്ടിക്കുന്നത്. കേവലം ഗ്രാമ്യകർമ്മത്തിലൂടെ ജീവൻ സൃഷ്ടി നടത്തുന്നത് പോലെ ഈശ്വരനും സൃഷ്ടി നടത്തുന്നു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എങ്ങനെയാണോ ഇവിടെ ജീവകോടികളിൽ സൃഷ്ടി സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ നടക്കുന്നത്, അതിന് തുല്യമായി പ്രകൃതി ഈശ്വര സംബന്ധത്തിലൂടെ ഈ സമ്പൂർണ്ണ ജഗത്തിനെയും പരമേശ്വരൻ സൃഷ്ടിക്കുന്നു. അത് കേവലം ഈശ്വരനെ സംബന്ധിച്ചത് സ്വന്തം ഈക്ഷണം മാത്രം മതി. പക്ഷെ അങ്ങനെ ഒരു സൃഷ്ടി നടത്തുന്ന ആ പരമേശ്വരൻ തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് ഭൂമിയിൽ വന്ന് ലോകസംഗ്രഹ പ്രവൃത്തികളെല്ലാം ചെയ്യാം, അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്, അഹം ബീജപ്രദ പിത, ഞാനാണ് ഈ സമസ്ത ജഗത്തിനും ബീജപ്രദനായിരിക്കുന്ന പിതാവ് എന്ന് പറയുമ്പോൾ അത് അവതാരത്തിന് പ്രമാണമായിരിക്കുന്നു എന്ന് ചുരുക്കും. അപ്പോൾ അവതാര പുരുഷൻ അപൂർവമായ സന്ദർഭത്തിൽ തന്റെ അവതാര മഹാത്മ്യത്തെ വെളിപ്പെടുത്തും. ആ ചിലപ്പോൾ തന്റെ വാക്കിലൂടെ ആയിരിക്കും, ചിലപ്പോൾ പ്രവൃത്തിയിലൂടെ ആയിരിക്കും. വാക്കിലൂടെ വെളിപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് ഇത്, ഉപദേശ സന്ദർഭങ്ങളിൽ പല സന്ദർഭങ്ങളിൽ. തന്റെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തിയതാണ് നമ്മൾ നേരത്തെ കണ്ട വിശ്വരൂപ ദർശനവും മറ്റും, രണ്ടു തരത്തിൽ. അതുകൊണ്ട് അവതാര തത്വം അത് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ചിലര് ചില വേദാന്തികൾ തന്നെ പറയും, എന്താണ് ഈ അവതാരം എന്ന് പറയുന്നതിന് നമ്മുടെ ശാസ്ത്രങ്ങളിലൊന്നും ഒരു പ്രമാണവുമില്ല. അവതാരം എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. ആധ്യാത്മിക മാർഗത്തിൽ ഉള്ളവർ തന്നെ, വേദാന്തികൾ തന്നെ വേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർ തന്നെ അങ്ങനെയുള്ള അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉള്ള എല്ലാം ഉള്ള ഒരു മറുപടിയാണിത്. പിന്നെ ചില വേദാന്തികളും ചോദിക്കും, ശുഷ്ക വേദാന്തികൾ, എന്താണ് എല്ലാവരും ബ്രഹ്മമാണെങ്കിൽ ഈശ്വരനും ജീവനും തമ്മിൽ ഭേദമില്ലെങ്കിൽ പിന്നെ എന്താ അവതാരം, ആരവതരിക്കാൻ? എങ്ങനെ അവതരിക്കും? ഒരേ ഒരു ബ്രഹ്മമേ ഉള്ളൂവെങ്കിൽ ഇങ്ങനെയുള്ള ചില കുതർക്കങ്ങൾ ചിലർ ഉന്നയിക്കും. അപ്പം അതിനെല്ലാം സമാധാനമായിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് അസ്മശബ്ദം ഉപയോഗിച്ച് എന്താണ്? അഹം, ഞാനാണ് ഈ ലോകത്തിന് പിതാവായിരിക്കുന്നത്. ഞാൻ ലോകത്തിന് പിതാവായിരിക്കുന്നു എന്നുള്ള പല ഭാഗങ്ങളും പറഞ്ഞു. പക്ഷെ ഞാൻ അത് വ്യക്തമായും ഞാൻ തന്നെയാണ്. ഇപ്പൊ പിതാവെന്ന് പറയുന്ന ഒരാളോടുള്ള ബഹുമാനം കൊണ്ടും പറയാം. പിതാവെന്ന് പറയുന്ന ശബ്ദം അച്ഛൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, അത് പൂജക വചനമാണ്. അതായത് പൂജനീയമായ ഒരാളിനെ സംബോധന ചെയ്യുന്നതിനും ഒരാളെ പരാമർശിക്കുന്നതിനും സാധാരണ പിതൃശബ്ദം ഉപയോഗിക്കും ഭാഷയിൽ, സംസ്കൃത ഭാഷയിൽ. അവിടെ ജന്മം തന്ന പിതാവെന്നുള്ള അർത്ഥം വേണമെന്നില്ല. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന എന്താണോ, അങ്ങനെ പൂജകാർത്ഥത്തിലല്ല പിതൃശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്, മറിച്ച് ബീജപ്രദപിത, ഞാൻ തന്നെയാണ് സർവപ്രാണികൾക്കും ബീജപ്രദാതാവായിരിക്കുന്നത്, ഞാൻ തന്നെയാണ് സൃഷ്ടികർത്താവ് എന്ന് മനുഷ്യരൂപത്തിൽ നിന്നൊരാൾ പറയണമെങ്കിൽ അയാൾക്കൊരിക്കലും തന്റെ കേവലം മാനുഷഭാവത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് അങ്ങനെ പറയാൻ കഴിയത്തില്ല, മറിച്ച് തന്റെ ഈശ്വരീയമായ ഭാവത്തെ അവലംബിച്ചേ അത് പറയാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഉപദേശിക്കുന്നയാള് സാധാരണ മനുഷ്യനല്ല, ഈശ്വര പുരുഷനാണ്, അവതാര പുരുഷനാണ് എന്നിവിടെ വ്യക്തമാക്കുന്നു. കൗന്ദേയ, അല്ലയോ അർജുന, സർവയോനിഷു, സർവ ജീവവർഗങ്ങളിലും യാഹ മൂർത്തയ സംഭവന്തി, ഏതേത് ശരീരങ്ങളാണോ ഉണ്ടാകുന്നത് താസാം, അവയ്ക്കെല്ലാം അഹം, ഞാൻ ബ്രഹ്മമഹത്, മഹത് ബ്രഹ്മമാണ്, അതായത് മായയാണ്. മായയെ ആശ്രയിച്ച് യോനി, കാരണമായിരിക്കുന്ന മായയെ ആശ്രയിച്ച് ബീജപ്രദനായ പിതാവായിരിക്കുന്നു. ബ്രഹ്മ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പറയുന്ന പോലെ പിതാവ് എന്നുള്ള അർത്ഥത്തിലും പറയാം, പക്ഷെ ഇവിടെ ബ്രഹ്മ മഹത് എന്ന് ഒരുമിച്ച് ചേർത്തെടുത്തിരിക്കുകയാണ്. അത് പിതാവെന്നുള്ളതിനോട് യോജിപ്പിക്കാം, പ്രകൃതിയോട് യോജിപ്പിക്കാം. അഹം യോനി, ഞാൻ കാരണനായിരിക്കുന്നു, ഞാൻ ബീജപ്രദനായിരിക്കുന്നു, ഞാൻ പിതാവായിരിക്കുന്നു, ഞാൻ ബ്രഹ്മ മഹത്, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അത് പ്രകൃതിയോട് യോജിപ്പിക്കാം. ഈ സർവപ്രാണികൾക്കും ബ്രഹ്മ മഹത് യോനി, അങ്ങനെ എടുക്കാം. സർവപ്രാണികൾക്കും മായ കാരണമായിരിക്കുന്നു, ആ മായയിൽ അഹം, ഞാൻ ബീജപ്രദനായ പിതാവായിരിക്കുന്നു, അങ്ങനെ അന്വയിക്കും. ഇവിടെ ബ്രഹ്മശബ്ദം മുമ്പിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ മായ എന്നുള്ള അർത്ഥത്തിലാണ്, അതുകൊണ്ട് ഇവിടെ ഈ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നു. ഇപ്പോൾ പ്രകൃതി ഈശ്വരൻ, ഈശ്വരൻ പ്രകൃതിയെ ഉപയോഗിച്ച് സൃഷ്ടി നടത്തുന്നു തന്റെ സങ്കല്പത്തിലൂടെ, അതാണ് പറയുന്നതിന്റെ താല്പര്യം. സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മമഹയോനി അഹം ബീജപ്രദപിത. ഇവിടെ കഴിഞ്ഞ രണ്ട് ശ്ലോകത്തിലും പ്രകൃതിയെ കുറിച്ചാണ് പറഞ്ഞത്. പ്രകൃതിയെ ഉപയോഗിച്ച് ഞാൻ സൃഷ്ടിക്കുന്നു എന്നാണ്. പ്രകൃതിയുടെ വിശേഷതകളെ കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത്. സത്വം രജസ്തമയിലി ഗുണാ പ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹി നമം വിയം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുവരെയുള്ള ശ്ലോകങ്ങൾ പറഞ്ഞത്. അതായത് ഗുണങ്ങളെക്കുറിച്ച് പറയണം. ഗുണങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് പറയണം. പ്രകൃതിയെക്കുറിച്ച് പറയണമെങ്കിൽ സൃഷ്ടിയെക്കുറിച്ച് പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ ആദ്യം സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ആ സൃഷ്ടി പ്രകൃതിയെ അവലംബിച്ചിട്ടാണെന്ന് പറഞ്ഞു. ആ പ്രകൃതിയെ കാര്യങ്ങളാണ് ഗുണങ്ങളെന്ന് അടുത്ത് പറയുന്നു. എന്തിനാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്? കാരണം ജീവനും ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട്. ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം ഗുണങ്ങളെക്കുറിച്ച് നിരൂപണം ചെയ്യുകയാണ്. ഗുണനിരൂപണം, കാരണം ഇത്രയും തത്വങ്ങൾ സൃഷ്ടിയെക്കുറിച്ചും ജീവനെക്കുറിച്ചും എല്ലാം വളരെ വിശദമായി പ്രതിപാദിച്ചതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് വീണ്ടും ഗുണങ്ങളെക്കുറിച്ച് എന്തിനു പ്രതിപാദനം ചെയ്യും എന്ന് സംശയിക്കാം. കാരണം ഈ കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞു, 12-ാം അധ്യായത്തിലും വിശദീകരിച്ച് പറഞ്ഞു. സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, പ്രകൃതി പുരുഷൻ എങ്ങനെ സൃഷ്ടി ഉണ്ടാകുന്നു, പ്രകൃതിയിലെ ആ കർത്തൃത്വം, പുരുഷന്റെ ഭോക്തൃത്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും ഗുണത്തെ നിരൂപണം ചെയ്യുന്നു. അപ്പൊ ഇതുവരെയുള്ള ഈ 13 അധ്യായങ്ങൾ വരെയുള്ള തത്വനിരൂപണം കൊണ്ട് അർജുനനെ പോലെയുള്ള ഒരാളിന് താൻ ആരാണ്, പരമാത്മാവ് എന്താണ്, ആത്മാവ് എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം തീർച്ചയായും ഉണ്ടാകും. അതായത് ആത്മബോധം തീർച്ചയായും സംഭവിക്കും. പക്ഷെ ആത്മബോധം സംഭവിച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം ആത്മബോധം നിലനിൽക്കെ തന്നെ മറ്റു ബോധങ്ങളും നിലനിൽക്കും. എന്നുവെച്ചാൽ പ്രപഞ്ചബോധം നിലനിൽക്കും. പ്രപഞ്ചബോധം കൊണ്ടുവരുന്ന രാഗദ്വേഷാദികൾ സുഖദുഃഖങ്ങളെല്ലാം നിലനിൽക്കും. അപ്പോ സാധാരണ പറയാറുണ്ട്, എന്താണ് ആത്മജ്ഞാനിയും ദുഃഖിതനാണെന്ന് പറയും. ആത്മജ്ഞാനിയും ദുഃഖിക്കുന്നു. കാരണം എന്താണ്? ആത്മബോധം ഉള്ളവനും, കാരണം സാധാരണ നമുക്ക് തന്നെ അറിയാം, ആത്മാവിനെ കുറിച്ചെല്ലാം പലതവണ കേട്ടുകഴിഞ്ഞാലും ഈശ്വര തത്വത്തെക്കുറിച്ച് പലതവണ മനസ്സിലാക്കിയാലും വീണ്ടും സാധാരണ വ്യവഹാരത്തിലേക്ക് ജീവന്റെ ആ സ്വതയുള്ള ഭാവത്തിലേക്ക് വരുമ്പോൾ അജ്ഞനും ജ്ഞാനിയും തമ്മിലൊരു വ്യത്യാസമില്ല. അജ്ഞൻ എങ്ങനെയാണോ ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ ജ്ഞാനിക്കും ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ജ്ഞാനം തന്നെ നിഷ്ഫലം എന്നതുപോലെ അനുഭവപ്പെടുന്നു. എന്നുവെച്ചാൽ ജ്ഞാനം സ്ഥായിയായി നിൽക്കുകയോ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ ഫലം ആയി സംഭവിക്കേണ്ട ഇതി പറയുന്ന ശാന്തി തുടങ്ങിയ കാര്യങ്ങളൊന്നും അത്തരം ഒരാളെ സംഭവിക്കുന്നില്ല. അതിനെന്താണ് കാരണം? ഈ ഗുണത്തിന്റെ ബന്ധനമാണ്. അപ്പോൾ ഇവിടെ ആ ഗുണങ്ങളെ നിരൂപണം ചെയ്യുന്നതും ആ ഗുണങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതിയെ തിരിച്ചറിയേണ്ട ആവശ്യമില്ല ആത്മജ്ഞാനത്തിന്. പ്രകൃതിയെ വിവേചിച്ചറിയേണ്ട കാര്യമില്ല. ആത്മതത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ആത്മതത്വത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അതിന് പ്രകൃതിയുടെ നാനാത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയോ മനസ്സിലാക്കുകയൊന്നും വേണ്ട. പക്ഷെ അധ്യാത്മശാസ്ത്രത്തിൽ പ്രകൃതിയും വർണ്ണിക്കും വളരെ, പ്രത്യേകിച്ചും ആധ്യാത്മിക സാധനയ്ക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ അത്രയും വർണ്ണിക്കും. അതായത് സാധാരണ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പഠനമാണ്. അവിടെ പ്രകൃതി എങ്ങനെയാണ് പഠിക്കുന്നത്, ഈ പ്രകൃതിയെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇതിൽ നിന്ന് എന്തെല്ലാം ഗുണങ്ങളെ നേടാം, എന്തെല്ലാം ദോഷങ്ങൾ ഒഴിവാക്കാം, ആ തരത്തിലാണ് പഠിക്കുന്നത്. അവിടെയും പ്രകൃതി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഭൗതികശാസ്ത്രത്തിലെ പ്രകൃതി പഠനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതിനെ പഠിക്കുന്നത്. അർത്ഥകാമങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രകൃതി പഠിക്കുന്നത് ഭൗതികശാസ്ത്രം. ആധ്യാത്മിക ശാസ്ത്രത്തിനും പ്രകൃതിയുടെ പഠനം ഒഴിവാക്കാൻ പറ്റിയ ഒന്നല്ല, പ്രകൃതി പഠിച്ചേ തീരും. പക്ഷെ ഇവിടെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, കാരണം ഈ പ്രകൃതി എങ്ങനെ ബന്ധിക്കുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൗതികശാസ്ത്രം പഠിച്ചിട്ടുള്ള പലരും, ആധുനികമായ ഭൗതികശാസ്ത്രവും മറ്റും പഠിച്ചിട്ടുള്ള പല ആൾക്കാരും നമ്മളെ ഈ പ്രകൃതിയുടെ നിരൂപണത്തെ വളരെ സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. സംശയദൃഷ്ടിയോടെ കാണാൻ ഇവിടെ പറയുന്ന എന്താണ്? ഈ പ്രകൃതി എന്ന് പറയുന്നത് സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളോടുകൂടിയതാണ്. അതിന്റെ പരിണാമമാണ് അതിൽ നിന്ന് വസ്തുക്കൾ ഉണ്ടാകുന്നു. ഈ തരത്തിലുള്ള ഒരു പഠനം ഈ ആധുനിക ഭൗതിക പഠനവുമായിട്ട് യോജിക്കുന്ന ഒന്നല്ല. അത് യോജിപ്പിക്കാൻ പ്രയാസവുമാണ്. ഒന്നുകിൽ ആൾക്കാരെന്ത് ചെയ്യും, ഭൗതിക ശാസ്ത്രം പഠിച്ചിട്ട് അവർ പറയും ഈ സത്വന്റെ വിശുദ്ധമസ് ഈ തരത്തിലുള്ള ഈ ഗുണവിഭജനം ഇതൊന്നും ശരിയല്ല, ഇത്തരത്തിൽ ഗുണവിഭജനം ചെയ്യുന്നതൊന്നും ഭൗതിക ശാസ്ത്രത്തിന് നിരക്കുന്ന കാര്യമല്ല, ഇതെല്ലാം ബൗദ്ധികമായ ചില കൽപ്പനകൾ മാത്രമാണ്, ബാഹ്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാനോ സ്ഥാപിക്കാനോ പറ്റി ഒന്നല്ല. ഈ ഭൗതികമായ മൂലകങ്ങളെയും മറ്റും പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി ഉറപ്പിക്കുന്നതുപോലെ ഇന്ന വസ്തുവിന് ഇന്ന ഗുണമാണ്, ഇന്നതിന് ഇന്ന ഇന്ന സ്വഭാവവിശേഷങ്ങളുണ്ട് എന്നെല്ലാം പറയുന്നത് പോലെ ഗുണങ്ങളെയൊന്നും നിരൂപണം ചെയ്ത് ഒരു പരീക്ഷണശാലയിൽ നിരൂപണം ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് ഒരു കൂട്ടർ പറയും. അങ്ങനെ ഒരു കൂട്ടർ, വേറൊരു കൂട്ടർ എന്താ പറയുന്നത്? അവർ പറയുന്നത് അങ്ങനെയല്ല, ഈ ഭൗതികശാസ്ത്രം, നമ്മുടെ ഇന്നത്തെ ഭൗതികശാസ്ത്രം കണ്ടെത്തി ഇത് തന്നെയാണ് പഴയ ശാസ്ത്രത്തിലും പറഞ്ഞിരിക്കുന്നത് എന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു. എന്നുവെച്ചാൽ സത്വം, രജസ് തമസ് എന്ന് പറയുന്നത് പണ്ട് പറഞ്ഞതിനെ തന്നെയാണ് ഇവിടെ ഇന്ന് വേറെ എന്തെങ്കിലും പേരിൽ പറയുന്നത്. എന്ത് പേരാണെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ വേറെ എന്തോ ചില പേരുകളിലൊക്കെ പറയുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഒന്നാണ്. അതുകൊണ്ട് ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ എത്തി നിൽക്കുന്നിടത്ത് വളരെ മുമ്പ് തന്നെ നമ്മുടെ ഋഷിമാരെല്ലാം എത്തിക്കഴിഞ്ഞു. ആ ഋഷിമാരുടെ പുറകിലാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ പോകുന്നത്. ഇങ്ങനെ ചിലർ ഒരു സമാധാനം കണ്ടെത്തുന്നുണ്ട്, മനസ്സിന്റെ സമാധാനം. അങ്ങനെ സമാധാനം കണ്ടെത്തുന്നത് എന്താണോ, നമ്മുടെ ഈ അധ്യാത്മ ശാസ്ത്രത്തിലുള്ള ഈ പ്രകൃതിയെക്കുറിച്ചുള്ള നിരൂപണങ്ങളെല്ലാം ഇന്നത്തെ ശാസ്ത്രത്തിന് നിരക്കാത്തതാണ്, അതുകൊണ്ട് ഇതിനെ നിഷേധിക്കണം, തള്ളിക്കളയണമെന്ന് പറയുന്നതിന് സമാധാനമായിട്ടാണ് പറയുന്നത്. അല്ല, ഇത് രണ്ടും ഒന്ന് തന്നെ, സത്വം, രജസ്, തമസ് എന്ന് പറയുന്നതിനാണ് പുതിയ ഭാഷയിൽ വേറെ വേറെയൊക്കെ പറയുന്നത്. അപ്പോൾ ഈ രണ്ടു കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനകൾ, പ്രകൃതിയെക്കുറിച്ച് പറയുന്ന ഒന്നും ഒരിക്കലും പ്രകൃതിയെക്കുറിച്ചുള്ള ഭൗതികമായ പഠനങ്ങളോ നിരീക്ഷണങ്ങളോ ഒന്നുമല്ല. ഇത് ഭൗതികമായ ആവശ്യത്തിന് വേണ്ടി നടത്തിയ ഒരു പഠനവുമല്ല. നമ്മൾ ഇന്നത്തെ ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. ഇവിടെ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചത് ഒരിക്കലും മനുഷ്യന്റെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പ്രധാനമായിട്ട്. അപൂർവം ചിലർ ഈ പഠനങ്ങളെയൊക്കെ ഭൗതികമായി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ഋഷിമാരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ഈ പ്രകൃതി പഠിച്ചപ്പോൾ ഒരിക്കലും പ്രകൃതിയെ അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിലൂടെ അതിനെ മനസ്സിലാക്കി അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല അവരുടെ ഉദ്ദേശം. അതുകൊണ്ട് സാധാരണ ഇന്നത്തെ ആൾക്കാർ നടത്തുന്നതുപോലെയുള്ള ഒരു ഭൗതിക പരീക്ഷണത്തിലൂടെ വെളിപ്പെട്ടതല്ല ഇത് പ്രകൃതിയെക്കുറിച്ചുള്ള തത്വങ്ങൾ. ഈ സത്വം, രജസ്, തമസ് ഇത് ആണ് പ്രകൃതിയുടെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ പരിണാമം. അത് ഈ തരത്തിൽ പരിണമിക്കുന്നു, ഈ തരത്തിലുള്ള ചിന്തകളെല്ലാം പഴയ ആൾക്കാരെ നടത്തിയത് മുഖ്യമായിട്ട്, അല്ലാതെ നടത്തിയിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, അപൂർവമായി അല്ലാതെ നടത്തിയിട്ടുണ്ടെങ്കിലും മുഖ്യമായി നടത്തിയ എന്തിനാണ്? ഈ ജീവന്റെ ബന്ധമോക്ഷങ്ങളെ ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജീവന്റെ ബന്ധം എന്താണ്, ജീവൻ എങ്ങനെയാണ് ഈ പ്രകൃതിയിൽ നിന്ന് മോചിക്കുന്നത്, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് അവർ പ്രകൃതിയെക്കുറിച്ച് പഠിച്ചത്. അതൊരിക്കലും ഇന്നത്തെ പഠനം പോലെ ജീവന്റെ ഭൗതികമായ അർത്ഥകാമങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയായിരുന്നില്ല. അത് ഏത് ശാസ്ത്രം എടുത്ത് നോക്കിക്കൊള്ളുക, സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം തുടങ്ങി പ്രധാനമായ ദർശനങ്ങൾ, അതാണ് പ്രകൃതിയെക്കുറിച്ച് പഠിച്ച മുഖ്യമായ ദർശനങ്ങൾ. ഈ ദർശനങ്ങളിൽ ഒന്നും തന്നെ ഈ പഠനങ്ങൾ എങ്ങനെ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്ന് പറയുന്നേയില്ല. ഇവരുടെ എല്ലാം പ്രധാനമായ ചിന്താ വിഷയം എന്ന് പറയുന്നത് ബന്ധവും മോക്ഷവുമാണ്. ഇതെങ്ങനെ ബന്ധിക്കുന്നു, ഇതിൽ നിന്നെങ്ങനെ മോക്ഷം നേടാം. അപ്പൊ പദാർത്ഥ വിജ്ഞാനം, ഈ നമ്മുടെ ആദിമമായ പദാർത്ഥ വിജ്ഞാനം, ആധുനികമായ ഭൗതിക വിജ്ഞാനം പോലെ മനുഷ്യന്റെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ഒന്നല്ല. അതുകൊണ്ടാണ് ഈ പ്രകൃതി വിജ്ഞാനം കൊണ്ട് നമുക്ക് ഭൗതികമായ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്തത്. കാരണം പലരും ചോദിക്കും, ഇത്രയും വലിയ പഠനങ്ങളെല്ലാം നടന്നിട്ടും നമുക്കെന്താ അതുകൊണ്ട് വലിയ ഭൗതികമായ നേട്ടങ്ങളൊന്നും ഉണ്ടാകാത്തത്? കാരണം ഇത് നടത്തിയതൊന്നും ഒരിക്കലും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രത്തിൽ ഇതുകൊണ്ട് ഭൗതികമായ എന്തെങ്കിലും വരും. പ്രകൃതിയെക്കുറിച്ച് വളരെയധികം ചർച്ച ചെയ്ത ന്യായവൈശേഷിക ദർശനങ്ങളിലും അവിടെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ്? മൺകുടമാണ്. അതിനപ്പുറം അവർ പോയിട്ടില്ല. അവർ കണ്ടുപിടിച്ച സാധനം അതൊന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിനെക്കുറിച്ച് എല്ലാ വേറൊന്നും അവർക്ക് ചർച്ച ചെയ്യാനില്ല. അപ്പൊ ഇത്രയും ഭൗതികമായി പഠനം നടത്തിയിട്ട് എന്തുകൊണ്ടവർ അതിനപ്പുറം മുമ്പോട്ട് പോയില്ല? സാഖ്യന്മാർ അതുപോലും കണ്ടുപിടിച്ചിട്ട് അതിനും താഴെ നിൽക്കുന്നുള്ളൂ. കാരണം അതായിരുന്നില്ല അവരുടെ ഉദ്ദേശം. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതെല്ലാം തന്മാത്രകളുടെ നിരൂപണവും അത് കഴിഞ്ഞ് വരുന്ന ഈ പ്രകൃതിയുടെ നിരൂപണമെല്ലാം കേവലം ആന്തരികമായ മനനം മാത്രമാണ്. ബാഹ്യമായ പരീക്ഷണശാലകളിൽ വെച്ച് ചെയ്ത പഠനങ്ങളല്ല. അപൂർവം ചില ഉദാഹരണങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ വരും, ബാഹ്യമായി അവരെന്തെങ്കിലും ചെയ്തായിട്ട്. അതുപോലും ചെയ്തിരിക്കുന്ന വാസ്തവത്തിൽ ഈ ആന്തരികമായ ഒരു മനനം, അതായത് പ്രകൃതി പുരുഷ വിവേകജ്ഞാനത്തിന് വേണ്ടി മാത്രമാണ്. ന്യായവൈശേഷിക ദർശനത്തിനും മറ്റും പദാർത്ഥങ്ങളെക്കുറിച്ച് പറയുന്നു. ആ പദാർത്ഥങ്ങളെക്കുറിച്ച് മുഴുവൻ ചർച്ച ചെയ്തിട്ട് അവസാനം എന്താ പറയുന്നവർ? പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഇതരഭേദജ്ഞാനം, ആത്മാവ് വേറെയാണെന്നുള്ള അറിവിന് വേണ്ടിയിട്ടാണ് അവർ പദാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. സാഖ്യൻ പറയുന്ന എന്താണ്? പ്രകൃതിയെ എല്ലാം നിരൂപണം ചെയ്തിട്ട് പറയുന്ന എന്താണ്? പ്രകൃതിയിൽ നിന്ന് പുരുഷൻ വേറെയാണെന്നറിയണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാചീന മുഖ്യമായ ദർശനങ്ങൾ. പിൽക്കാലത്ത് വന്ന പല ശാസ്ത്രങ്ങളും ഈ പ്രകൃതി പഠനത്തേക്ക് ഒരു പരിധിവരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആയുർവേദം പോലെയുള്ള ശാസ്ത്രങ്ങൾ അതെല്ലാം പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നതാണ്. ഞാൻ പറയുന്നു പ്രാചീന ദർശനങ്ങളെ സംബന്ധിച്ചാണ്, പ്രകൃതിയെയും മറ്റും കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത ദർശനങ്ങൾ. പിന്നീട് പല വിദ്യകളും വന്നിട്ടുണ്ട്, രസായന വിദ്യകൾ, രാസവാദം തുടങ്ങി പല കാര്യങ്ങളും വന്നിട്ടുള്ളതൊക്കെ വളരെ പിൽക്കാലത്ത് വന്നതാണ്. പിൽക്കാലത്ത് വളരെ രൂപപ്പെട്ടതാണ്, പ്രകടമായ രൂപത്തെ ഭാവിച്ചത്. അതിന്റെ എല്ലാ മൂലരൂപങ്ങൾ വേദത്തിലും മറ്റും ഉണ്ടെങ്കിലും അതൊക്കെ പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നതാണ്. പക്ഷേ ഭാരതത്തിന്റെ തനതായ ഈ ദർശനങ്ങൾ, ഇതെല്ലാം ഭാരതത്തിന്റെ തനതായ ദർശനങ്ങളാണ്. സാഖ്യവും ന്യായവും വൈശേഷ്യവും മറ്റും മറ്റത് പിൽക്കാലത്ത് വന്നത് മറ്റ് പലതിനോടും കൂടി കലർന്നതാണ്. ഇതിലൊന്നും ഈ ഭൗതിക പഠനം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ഈ പഠനങ്ങൾ കൊണ്ട് അവർ യാതൊരു തരത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളും ഉണ്ടാക്കാത്തതും ഉണ്ടാകാത്തതും. അപ്പൊ അതുകൊണ്ട് ഇതിനെ, ഈ പറയുന്ന ഇതിനെയൊക്കെ ഇന്നത്തെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതൊക്കെ അന്ന് പറഞ്ഞു തന്നെയാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഏതെങ്കിലും സമാനതകൾ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമെങ്കിൽ നല്ലത് തന്നെ, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷേ രണ്ടിന്റെ താല്പര്യം, രണ്ടിന്റെയും ലക്ഷ്യം രണ്ടാണ്. ഇത് ഭൗതികം പഠിക്കാൻ വേണ്ടിയിട്ട് ആരും കൽപ്പിച്ചുകൂട്ടി ഉണ്ടാക്കിയ ഒരു തത്വസംഹിത അല്ല, മറിച്ച് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാലിപ്പോൾ സാംഖ്യശാസ്ത്രത്തിൽ തന്മാത്രകളെ കുറിച്ച് പറയും, യോഗശാസ്ത്രത്തിൽ പറയുന്ന തന്മാത്രകളെ കുറിച്ച്, ന്യായദർശനത്തിൽ വൈശേഷിക ദർശനത്തിൽ പരമാണുക്കളെ കുറിച്ച് പറയും. ഇതെല്ലാം ആണ് ഇന്നത്തെ ഭൗതികശാസ്ത്രത്തിൽ പറയുന്നത്, ഊർജതന്ത്രത്തിൽ പറയുന്നതെന്നൊക്കെ ആൾക്കാർ പറയും. മഹാബദ്ധമാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ പറയുന്ന തന്മാത്രയെക്കുറിച്ച് ഒരു ഭൗതിക ശാസ്ത്രത്തിനും പറയുന്നില്ല. ഇന്നത്തെ ശാസ്ത്രത്തിൽ പറയുന്ന അണു സിദ്ധാന്തവും ന്യായ വൈശേഷിക ദർശനങ്ങളിൽ പറയുന്ന പരമാണുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് രണ്ടും പഠിക്കാത്തവരാണ് ഇത് രണ്ടിനെയും കൂടെ യോജിപ്പിക്കുന്ന ചില സ്വാമിമാർ. ഇവർ ഇത് രണ്ടും പഠിച്ചിട്ടില്ല. ന്യായ വൈശേഷികം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. ഇനി ഭൗതികശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. എന്നിട്ട് ഇത് രണ്ടും ഒന്നാണെന്ന് സമർത്ഥിക്കും. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് പഠിച്ചു നോക്കി, എങ്കിലും ഒന്ന് പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. അത് രണ്ടും പഠിക്കേണ്ട കാര്യമില്ല. രണ്ടും പഠിക്കാതിരുന്നാൽ നമുക്ക് പറയാൻ പറ്റും രണ്ടും ഒന്നാണെന്ന് പറയാൻ പറ്റും. അതാണ് എന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഈ ഗുണനിരൂപണം എന്തിനെന്നുള്ളതാണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി സയൻസ് പഠിക്കണ്ട, എല്ലാ സയൻസ് ഇതിൽ വന്നിരിക്കുന്നു. എന്താണ്, ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയുന്നത് എന്ന് പറയുന്നവരാണല്ലോ നമ്മൾ, സ്ഥിരം പറയുന്നവരാണല്ലോ. അതുകൊണ്ട് ഇനി സയൻസും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. സയൻസിന്റെ ആവശ്യത്തിന് വേണ്ടി അത് പഠിച്ചേ പറ്റൂ. അത് സാംഖ്യം പഠിച്ചതെന്ന് പറഞ്ഞ് സയൻസ് ആകത്തില്ല. കാരണം അതിന് അതിൻ്റെതായ ഉപയോഗങ്ങളുണ്ട്. അത് മനുഷ്യന്റെ അർത്ഥകാമങ്ങൾക്ക് അത് ആവശ്യമുള്ള കാര്യമാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അത് തന്നെ പഠിക്കണം. അതിന് ഇത് പഠിച്ചതുകൊണ്ട് ഒന്നുമില്ല. പലരും സയൻസ് പഠിച്ചവർ അതൊക്കെ നിർത്തിയിട്ട് ഇത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ പറയുന്നത് ഇനി അത് പഠിച്ചിട്ട് കാര്യമില്ല, ഇതാണെന്നാണ്. ഇങ്ങനെ ചില സ്വാമിമാർ പറഞ്ഞ അബദ്ധങ്ങൾ ശരിയെന്ന് വിശ്വസിച്ചിട്ടാണ് ഇങ്ങനെ ചിലരും സയൻസ് കളഞ്ഞിട്ട് പിന്നെ ഇത് പഠിക്കുന്നത്. സയൻസ് പഠിക്കാൻ വേണ്ടി എന്തായാലും ഇത് പഠിക്കണ്ട. സയൻസ് മനസ്സിലാക്കണമെങ്കിൽ അത് തന്നെ പഠിക്കണം. തന്മാത്രകളെ കുറിച്ച് എന്താണ് പറയുന്നത്? യോഗശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് എന്താണ്? തന്മാത്രകൾ കേവലം ധ്യാനത്തിലൂടെ മാത്രം അനുഭവപ്പെടുന്നതാണ്, ആന്തരികമായ ധ്യാനത്തിലൂടെ മാത്രം അനുഭവപ്പെടുന്ന ഒന്നാണ്. അതെങ്ങനെ ധ്യാനിക്കണമെന്ന് തന്നെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ധ്യാനിച്ചാലേ അത് കിട്ടത്തുള്ളൂ. അത് നമ്മൾ ഉപകരണങ്ങൾ ഉണ്ടാക്കി പരീക്ഷണശാലകളിൽ പോയി നിരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ അണുവിനെ കിട്ടത്തില്ല, തന്മാത്രയെ കിട്ടത്തില്ല. പിന്നെ സാംഖ്യന്മാർ പറയുന്ന തന്മാത്ര പോലെ തന്നെ ന്യായ വൈശേഷിക ദർശനങ്ങൾ പറയുന്ന അണുക്കൾ, അത് വളരെ സ്ഥൂലമായ ഒരു കൽപ്പനയാണ്. കൊച്ചുകുട്ടികൾക്ക് വേണമെങ്കിലും അത്രയൊക്കെ എത്തിച്ചേരാം. സാധാരണ നമ്മൾ ചിന്തിച്ചു പോകാന്നുള്ളതിന്റെ ഒരു പരമാവധിയേ ഉള്ളൂ. ഇന്നത്തെ അണുസിദ്ധാന്തമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഡെവലേഷൻ പോലും ബന്ധമില്ല. അപ്പൊ അവിടെ എല്ലാം അവർ അതുവരെ ചിന്തിച്ചെന്തിന്? ബുദ്ധിയെ അത്യധിക സൂക്ഷ്മമാക്കി ഏകാഗ്രമാക്കി നിർമ്മലമാക്കി പരമാത്മ തത്വത്തെ ഗ്രഹിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഈ നിരൂപണങ്ങളും ചിന്തകളും എല്ലാം. അല്ലാതെ ഇത് ഭൗതികശാസ്ത്രത്തിന്റെ പഠനമേ അല്ല. ഇന്നത്തെ ഭൗതികശാസ്ത്രം പറയുന്ന കാര്യങ്ങളെല്ലാം ഇത് പറയുന്നു. അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രധാന തെളിവെന്ന് പറയുന്നത്, ഇന്നത്തെ ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ഭൗതികമായ ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നിരീക്ഷണങ്ങളാണ് അതിന്റെ സിദ്ധാന്തങ്ങളെന്ന് പറയുന്നു. ആ നിരീക്ഷണ ഫലങ്ങളാണ് അതിന്റെ സിദ്ധാന്തങ്ങൾ. അതിനെല്ലാം പ്രായോഗികമായ അനുഷ്ഠാന തലങ്ങളുമുണ്ട്. അത് ബാഹ്യമായ പരീക്ഷണങ്ങളിലൂടെ അവർ കണ്ടെത്തുന്നതാണ്. അവിടെയും ബുദ്ധിയുടെ സൂക്ഷ്മതയും മറ്റും ആവശ്യമാണെങ്കിലും അത് കണ്ടെത്തുന്നു, അത് ഭൗതികമായി ഉപയോഗിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്ന സത്വരജസ്തമോ ഗുണങ്ങളാണ് പ്രകൃതി എന്ന് പറയുമ്പോൾ ആ സത്വരജസ്തമോ ഗുണങ്ങളുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഒരു പരീക്ഷണവും ഉപയോഗിച്ചിട്ടില്ല. ബാഹ്യമായ ഒരു ഉപകരണങ്ങൾ ഉപയോഗിച്ചത് കണ്ടെത്താൻ പറ്റത്തില്ല, മറിച്ച് അവൻ തന്നെ അവന്റെ ആന്തരികമായി കണ്ടെത്തണം. ആന്തരികമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അത് കണ്ടെത്തിയാൽ അതുകൊണ്ട് എന്താ ഗുണം? അതുകൊണ്ട് നമുക്ക് ബാഹ്യമായി ഭൗതികമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭൗതികമായ അർത്ഥനാമങ്ങളൊന്നും അതുകൊണ്ട് നിറവേറ്റാൻ പറ്റത്തില്ല. സാങ്കേതികദർശനം മുഴുവൻ വായിച്ചു നോക്കുക, പഠിച്ചു നോക്കുക. അവിടെ പറയുന്ന തത്വങ്ങൾ, പ്രകൃതിയെക്കുറിച്ച് പറയുന്നു, വികൃതിയെക്കുറിച്ച് പറയുന്നു, തന്മാത്രകളെക്കുറിച്ച് പറയുന്നു, ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നു, മനസ്സിനെക്കുറിച്ച് പറയുന്നു, പുരുഷനെക്കുറിച്ച് പറയുന്നു. ഈ വിശദീകരണങ്ങൾ മുഴുവൻ, ഈ ചിന്തകൾ മുഴുവൻ എന്താണോ, കേവലം ആന്തരികമായി നടക്കുന്ന ഒന്നാണ്. ഗുണങ്ങളെ ഒരു മൈക്രോസ്കോപ്പിലൂടെയും കണ്ടുപിടിച്ചതല്ല, കേവലം ആന്തരികമായി കേവലമായ ശ്രവണ മനനങ്ങളിലൂടെ മാത്രം നടക്കുന്ന ഒരു ആന്തരിക പ്രക്രിയയിലാണ് ഈ തത്വങ്ങളെല്ലാം തെളിഞ്ഞു വരുന്ന ഒരുവന്റെ അന്ധകരണത്തിലാണ്. അത് നമുക്കെടുത്ത് ബാഹ്യമായി ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ആ കണ്ടുപിടുത്തം കൊണ്ട് നമുക്ക് മറ്റൊരു പദാർത്ഥത്തെ സൃഷ്ടിക്കാനൊന്നും ഒക്കത്തില്ല. ആന്തരികമായി ഈ വിശകലനം ചെയ്യുമ്പോൾ എന്ത് വരുന്നു? അവിടെ അവന്റെ അന്ധകരണത്തിൽ എന്താണ് പ്രകൃതി എന്ന് തെളിയുന്നു, എന്താണ് പുരുഷനെന്ന് തെളിയുന്നു. വിവേകഖ്യാതി ഉണ്ടാകുന്നു. അങ്ങനെ വിവേകഖ്യാതിയിലൂടെ അവൻ ആത്മാ ബോധം ഉണ്ടായിക്കഴിഞ്ഞാലും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്, ആത്മബോധം അവനിൽ സ്ഫുരിച്ചാലും, ആത്മസ്ഫുരണ ഉണ്ടായിക്കഴിഞ്ഞാലും വീണ്ടും പ്രകൃതി അവനെ ബന്ധിക്കുന്നു. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നുള്ളു. സത്സംഗത്തിലൂടെ, സത്സംഗത്തിരിക്കുമ്പോൾ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കുന്നു. സത്സംഗം വിട്ട് പുറത്തു പോയി കഴിയുമ്പോൾ ആത്മാവിനെ മറക്കുന്നു. സാധാരണ ഇതൊന്നും കേൾക്കാത്ത മനുഷ്യനെ പോലെ തന്നെ ഭൗതികമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നു, കാമക്രോധാദി വികാരങ്ങൾക്ക് അടിമയാകുന്നു. അതിനനുസരിച്ച് സാധാരണ അജ്ഞരായ ജീവന്മാരെ പോലെ തന്നെ ഈ ജ്ഞാനം നേടിയവനും വ്യവഹരിക്കുന്നു, പ്രവർത്തിക്കുന്നു. ഇത് സർവരുടെ അനുഭവമാണ്. ആ മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ ചിലരിതൊന്നും ഇല്ല എന്ന് ഭാവിച്ചാലും പരമാർത്ഥം അവനവൻ അറിയാം. എല്ലാ വികാരങ്ങളും കാമക്രോധാദി മതമാത്സര്യാദി അഹന്ത മമതാദി സർവവികാരങ്ങളും ആത്മാവിനെ കുറിച്ച് എത്ര കേട്ട് കഴിഞ്ഞാലും അവന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും, വീണ്ടും വരും. കേൾക്കുന്ന സമയത്തില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ കേട്ട് അങ്ങോട്ട് മറന്നു കഴിയുമ്പോൾ എളുപ്പം മറക്കും. മറന്നു കഴിയുമ്പോൾ ഈ വികാരങ്ങളെല്ലാം കടന്നു വരും. അപ്പൊ ഇതൊരു പ്രശ്നമാണ്, ഇതിനൊരു പ്രശ്നമായി കാണുന്നു അധ്യാത്മശാസ്ത്രത്തിൽ. ഇതിനെങ്ങനെ പരിഹരിക്കാം? ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നത്. ആത്മബോധം ഉള്ളവനും ഈ ഗുണങ്ങളെക്കുറിച്ചുള്ള നിരൂപണം ആവശ്യമാണ്. എന്തിന്? ഇതിനെ നിവാരണം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ആത്മബോധം കൊണ്ട് എന്തുകൊണ്ട് ഇത് നിവാരണം ചെയ്യാൻ കഴിയുന്നില്ല? ആത്മാവിനെ കുറിച്ച് കേൾക്കുന്നു. ഈ ശാസ്ത്രത്തിൽ പറയുന്നത് ആത്മാവിനെ കുറിച്ച് പ്രഥമ ശ്രവണത്തിൽ തന്നെ ഒരുവന് ആത്മബോധമുണ്ടായിരുന്നാണ്. നിന്റെ സ്വരൂപം പരമാത്മാവാണെന്ന് ആരെങ്കിലും ഒരുവനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അവനതിനെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ, അവന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ ആ ശബ്ദം ഉള്ളിൽ പതിഞ്ഞ് അവൻ അതിന്റെ അർത്ഥത്തെ, താല്പര്യത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവന്റെ ആത്മബോധം ഉണ്ടാകുന്നു എന്നാണ്. പക്ഷെ എന്നാലും അവന്റെ അജ്ഞാനം നശിക്കാതെ അവൻ അജ്ഞനെപ്പോലെ വിവരിക്കുന്നു. ഇതാണൊരു വലിയ സമസ്യ. ഈ ആത്മവിദ്യയിൽ ആചാര്യന്മാരെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വലിയ സമസ്യ ഇതാണ്. എല്ലാവരുടെയും പരാതി ഇതാണ്. എന്താണോ, ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെയാണ്, നന്നാകുന്നില്ല എന്ന് പറഞ്ഞ് പലരും സ്വയം ശപിക്കുന്നതും ഈ സ്വ അനുഭവത്തെ കണക്കിലെടുത്തുകൊണ്ടാണ്. എന്താ നന്നാകാത്ത, എന്തുകൊണ്ട് എന്റെ ദുർഗുണങ്ങളൊന്നും മാറിക്കിട്ടുന്നില്ല, പലരും പരാതി പറയാറുണ്ട്. പരസ്യമായിട്ടല്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ ശരിയാകാത്തത്. ഞാൻ പറയുന്ന സമാനം എന്താണ്? ഇത് എല്ലാവരും ഇതുപോലെ തന്നെ, നീ മാത്രമല്ല. അപ്പൊ സമാധാനം വരും. ഓ, എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല, എല്ലാവരും തുല്യ ദുഃഖിതരാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ, മറ്റേയാണ് ഇതുപോലെയുള്ള പ്രശ്നമൊന്നുമില്ലല്ലോ. അത് വെറുതെ ഭാവിക്കുന്നതാണ്, ഭക്തന്മാരുടെ മുമ്പിൽ ഭാവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സ്വാമി അങ്ങനെയൊക്കെ ഭാവിക്കും. പരമാർത്ഥ സ്വാമിക്കേ അറിയാവും കുഴപ്പം എവിടെയാണെന്നുള്ളത്. എന്ന് പറയുമ്പോൾ അവന് സമാധാനമാവും. ശരി, അങ്ങനെയാണെങ്കിൽ പിന്നെ അതിനുള്ള പരിഹാരം എന്താണ്? അതാണ് വീണ്ടും നടത്തുന്ന ഗുണനിരൂപണം. ഇതിപ്പോൾ ഈ ഞാൻ പറയുന്നത് ഞാൻ കൽപ്പിച്ചു കൂട്ടി പറയുന്നതല്ല, ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ ആചാര്യന്മാർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് വീണ്ടും ഇവിടെ ഗുണനിരൂപണം നടത്തുന്നു? ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആദ്യം മുതൽ തുടങ്ങുകയാണോ? അല്ല, ഇത് ആവശ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ഇത് വീണ്ടും ബന്ധിക്കുന്നു. ഈ ബന്ധനത്തെ എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് മാറ്റാൻ കഴിയുന്നില്ല? അത് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം. അതിന് കാരണം ഈ ബന്ധനം അത്യധികം സൂക്ഷ്മമാണ്. അപ്പോൾ അത് സൂക്ഷ്മമായി വിശകലനം ചെയ്തേ ഇതിനെ ഒഴിവാക്കാൻ പറ്റും. ആത്മജ്ഞാനം കൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതിനെ തന്നെ സൂക്ഷ്മമായ വിശകലനം, കാരണം ഇത് ബന്ധിക്കുന്ന സൂക്ഷ്മമായിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് അഹന്ത മമത, ഇതൊന്നും പാടില്ല എന്നറിയാം. സർവർക്കും അറിയാം, ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സർവരും ആദ്യം കേൾക്കുന്ന ഒരു വാക്കാണ് അഹം പാടില്ല, മമത പാടില്ല എന്ന്. പക്ഷേ ഈ അഹം മമത ഇല്ലാത്ത ഒരാളിനെ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. നിരന്തരം ഒരാളിത് മറ്റൊരാളിനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നാലും ശരി, അയാളുടെ ഉള്ളിൽ നിന്നത് പോകത്തില്ല. എന്തുകൊണ്ട്? അയാളെ ഏത് തരത്തിലാണ് ഈ അഹന്ത അല്ലെങ്കിൽ മമത പീഡി കൂടുന്നതെന്ന് ആ വ്യക്തിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, താൻ കാണിക്കുന്ന പല കോപ്രായങ്ങളും തന്റെ വിവരക്കേടാണെന്ന് സ്വയം തിരിച്ചറിയാൻ ഈ സ്വാമിമാർക്കും കഴിയത്തില്ല. അത് പലരും പലതും ഭൂഷണമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്, അലങ്കാരമായിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. പക്ഷെ ഇതൊക്കെ തന്റെ അബദ്ധങ്ങളാണെന്ന് മാറി എന്ന് കാണുന്ന വിവരമുള്ളവനെ മനസ്സിലാവും, സ്വയം മനസ്സിലാകത്തില്ല. കാരണം മനസ്സിലായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്റെ തലയിലൊരു പാമ്പ് കയറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരായാലും അത് കുടഞ്ഞു കളയും, അവനെ കൊണ്ടു കിടക്കത്തില്ല. ജീവന് കൊതിയുള്ളവൻ എന്ത് ചെയ്യും? അവനെ കുടഞ്ഞു കളയാൻ ശ്രമിക്കും. അപ്പോ ഇത് എല്ലാം വീണ്ടും എന്തുകൊണ്ട് കൊണ്ടു കിടക്കുന്നു? അഹന്തയും മമതയൊക്കെ കൊണ്ട് ഈ ആത്മീയ ജീവികളും വീണ്ടും ഇതെല്ലാം ഇങ്ങനെ താലോടിച്ചുകൊണ്ട് നടക്കുന്ന എന്തുകൊണ്ട്? ഇത് ഇന്നതാണെന്ന് അവന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്, അത് ആരുടെയും കുറ്റമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ നിരൂപണം ചെയ്യുന്നു. വ്യക്തികളെല്ലാം നിരൂപണം ചെയ്യുന്നത് സ്വയം തന്നെയാണ്, അവനവനെ തന്നെയാണ്. നമ്മളെന്തെങ്കിലും പറയുമ്പം സ്വയം നമ്മളെ ഒഴിവാക്കിയിട്ട് പറയുക എന്നുള്ളതല്ല. നമ്മൾ നിരൂപണം ചെയ്യുമ്പം തീർച്ചയായിട്ടും നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയാണ് നിരൂപണം ചെയ്യുന്നത്. ചില ചോദിക്കും, ഇതൊക്കെ പറയാൻ താനെന്താ ഇതിനൊക്കെ അതീതനാണോ? ഒരിക്കലുമല്ല. പറയുന്നയാൾ സ്വയം പറയുന്ന തന്നെ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പറയേണ്ടത്. കാരണം ഈ ദോഷങ്ങൾ തന്നെ ബാധിച്ചിരുന്നാലും തനിക്കറിയാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അത് ബാധിക്കുന്ന അത്യധിക സൂക്ഷ്മമായിട്ടാണ്. അതിപേശലം ശാസ്ത്രത്തിൽ പറയുന്നു, അത് വളരെ വളരെ ലോലമായിട്ടാണ് ബന്ധിക്കുന്നത്, പക്ഷെ ദൃഢവുമാണ്. അത് ലോലമായതുകൊണ്ട് ദുർബലമെന്നുള്ള അർത്ഥത്തിലല്ല, ദൃഢമാണ്, പക്ഷെ അത് ലോലവുമാണ്, അതിസൂക്ഷ്മമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു, തന്റെ ദോഷമാണെന്ന് തിരിച്ചറിയാതെ ഇതിനെ ചുമന്നുകൊണ്ട് കിടക്കും. അതുകൊണ്ട് തന്നിലുള്ള അഹംഭാവം താൻ അറിയാതെ തന്നെ തന്നെ സദാ പ്രകടമായിക്കൊണ്ടിരുന്നാലും തനിക്കതിനെ തിരിച്ചറിയാനോ അതിനെ മാറ്റാനോ കഴിയത്തില്ല. അതൊരുദാഹരണമായിട്ട് ഞാൻ അഹംഭാവത്തിന് ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് കാമക്രോധാദി വികാരങ്ങളെല്ലാം, മതം, മാത്സര്യം, ദമ്പം, അസൂയ തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഈ ആത്മീയ സാധകന്മാരുടെ തന്നെ ഉള്ളിൽ, ആത്മീയ സാധകനെന്ന് വിശേഷിച്ച് പറഞ്ഞാൽ പോരാ, ആത്മബോധം തന്നെ ഉള്ളവന്റെ ഉള്ളിൽ സ്ഫുരിച്ചു വന്നാലും അവനത് തിരിച്ചറിയാനും പലപ്പോഴും അതിനെ തിരിച്ചറിഞ്ഞാലേ പരിഹരിക്കാൻ പറ്റും. ഇത് ത്യാജ്യമാണ്, ഇത് പാടില്ലാത്തതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ആ വേണ്ട എന്നവൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ, ഇത് ത്യജിക്കുന്നു എന്നവൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഉടൻ പോയി നശിച്ചു കഴിഞ്ഞു. പക്ഷെ അങ്ങനെ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ സൂക്ഷ്മമായി സദാ ഇവനെ ബന്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ ത്യാജ്യങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ തന്നിൽ പ്രകടമായി വരുന്നത്. അത് ഏതേത് ഗുണങ്ങളുടെ കാര്യമാണ്? അതിനെവിടെയൊക്കെ വച്ച് കണ്ടുപിടിക്കണം, എവിടെയൊക്കെ വച്ച് നശിപ്പിക്കണം എന്ന് വ്യക്തമാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാൻ വീണ്ടും ഗുണനിരൂപണം നടത്തുന്നതെന്നാണ് ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ആചാര്യന്മാരുടെ അഭിപ്രായം. അതുകൊണ്ട് ഗുണങ്ങളിവിടെ ഇത്രയും ആത്മബോധത്തെ അർജുനന് നൽകിയിട്ടും ഭഗവാൻ വീണ്ടും അർജുനന്റെ അന്ധകരണത്തിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുകയാണ്. ആത്മബോധം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചുള്ള ബോധം. ഗുണനിരൂപണം എന്ന് പറയുമ്പോൾ അന്ധകരണത്തെക്കുറിച്ചുള്ള നിരൂപണം. അപ്പോൾ ആത്മബോധം ആർജിച്ചിട്ടും ഒരുവന് സ്വന്തം അന്ധകരണത്തെ നിരൂപണം ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഇതിന് ശാസ്ത്രീയമായ ഭാഷയിൽ വേറെ പറയുന്നതാണ് ആത്മജ്ഞാനിയും മനോനാശത്തിനും വാസനാക്ഷയത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വായിച്ചിരിക്കും ഗ്രന്ഥങ്ങളിൽ. അത് വേറെ രീതിയിൽ ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ തന്റെ ഭാഷയിൽ ഇവിടെ ഗുണനിരൂപണം നടത്തുകയാണ്. എന്നിട്ട് അവസാനം പറയും എന്തിന് ഗുണാതീതൻ കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഗുണനിരൂപണം കൂടാതെ ഗുണാതീതൻ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്താൻ ഒക്കത്തില്ല. ഗുണങ്ങൾ തന്നെ എങ്ങനെ ബന്ധിക്കുന്നു, എനിക്ക് ഇത്രയും വലിയ അറിവൊക്കെ ഉണ്ടായിട്ടും എന്ന് തിരിച്ചറിയണമെങ്കിൽ ഗുണങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയാൽ പോലെ ആന്തരികമായി തന്നെ മനസ്സിലാക്കണം. തന്റെ ഉള്ളിലേക്ക് തന്നെ ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ. അതുകൊണ്ട് ഇത് പ്രകൃതിയെക്കുറിച്ചുള്ള പഠനമാണ്. സൃഷ്ടി ഇങ്ങനെയാണ് നടന്നത് എന്നൊന്നും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇവിടെ ഭഗവത്ഗീതയിൽ സൃഷ്ടിയുടെ രഹസ്യം കണ്ടുപിടിക്കുന്നത് ഭൗതികമായി ഭൗതികശാസ്ത്രം പഠിപ്പിക്കുന്നതല്ല, ഇവിടെ പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ എവിടെയെല്ലാം ഭൂതങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് അല്ലെങ്കിൽ ഭൗതികത്തെക്കുറിച്ച് പറയുന്നു, അതൊന്നും ഭൗതികശാസ്ത്രമല്ല, അതെല്ലാം ആധ്യാത്മിക ശാസ്ത്രം തന്നെ. അത് ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഭൗതികശാസ്ത്രം പഠിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേദവും ഗീതയും ഒന്നും എടുത്ത് പഠിച്ചിട്ട് കാര്യമില്ല, അതിന് ഭൗതികശാസ്ത്രം തന്നെ പഠിക്കണം. ഇവിടെ നിരൂപണം ചെയ്യുന്നത് ആധ്യാത്മിക ശാസ്ത്രമാണ്. അതുകൊണ്ട് ഈ ഗുണനിരൂപണം എന്ന് പറയുന്നത് ഗുണാതീതനാകുന്നതിന് വേണ്ടി ഒരുവൻ ആന്തരികമായി ധരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ധരിക്കാത്തിടത്തോളം കാലം അവന്റെ ആത്മജ്ഞാനം നിഷ്പ്രയോജനമാണ്, നിഷ്ഫലമാണ്. അത് പറയും പല ഭാഗങ്ങൾ. അടുത്ത ഭാഷയത്തിൽ പറയുന്നു കേ ഗുണാഹ, ഈ ഗുണങ്ങൾ എന്തൊക്കെയാണ്, കഥം ബദ്ധനന്തി, ഇവയെങ്ങനെ ബന്ധിക്കുന്നു, ഇത്തിച്ചതി സത്വം. സത്വം രജസ്തമ ഇത്യേവം നാമാന ഗുണാഹ ഇതി പാരിഭാഷിക ശബ്ദ എന്ന രൂപാദി ദ്രവ്യാശ്രിത ഗുണാഹ. ഇവിടെ പറയുന്ന സത്വം രജസ് തമസ് ഈ പേരുകളെല്ലാം പ്രത്യേകിച്ച് ഇവിടെ ഈ ഗുണങ്ങളെന്ന് പറയുന്നത് എന്താണ്, പാരിഭാഷിക ശബ്ദാഹ എന്നുവെച്ചാൽ അധ്യാത്മശാസ്ത്രത്തിലെ സങ്കേതങ്ങളാണ് പാരിഭാഷിക ശബ്ദങ്ങൾ എന്നർത്ഥം. ഈ ശബ്ദങ്ങൾ ഒന്നും ഒരിക്കലും നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള അർത്ഥങ്ങളിൽ ഒന്നും ഇതൊന്നും മനസ്സിലാക്കരുതെന്നാണ്. ആത്മാവ് സത്വം രജസ് പ്രകൃതി ഇതെല്ലാം ഇവിടെ പാരിഭാഷിക ശബ്ദങ്ങളാണ്. എന്നുവെച്ചാൽ കേവലം ഈ ശാസ്ത്രത്തിലേക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചിട്ടുള്ള ശബ്ദങ്ങളാണെന്നർത്ഥം. മറ്റ് ശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, ഇപ്പം ന്യായ വൈശേഷിക ദർശനങ്ങളിൽ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ദ്രവ്യാശ്രിതങ്ങളായിരിക്കുന്നത് രൂപരസഗന്ധ സ്പർശ സംഖ്യാ പരിമാണ പ്രതക്ത സംയോ വിഭാഗപരത്വ അപരത്വ ഉരുത്വ ദ്രവത്വം എന്ന് പറഞ്ഞ് അവരിങ്ങനെ വർണ്ണിക്കുന്ന ഗുണങ്ങൾ, അതാണ് അവർ പറയുന്ന ഗുണങ്ങൾ. അതല്ല നമ്മുടെ ഭാഷകാരെടുത്ത് പറയുന്നു രൂപാദി ദ്രവ്യാശ്രിത ഗുണ എന്ന, രൂപാദി ദ്രവ്യാശ്രിത ഗുണങ്ങളല്ല ഇത്, അതല്ല ഇവിടെ പറയുന്നത്. അത് ആ ശാസ്ത്രത്തിൽ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അതിനെ എടുത്തോളും. ഇവിടെ ഇപ്പോൾ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങളെന്ന് പറയുന്നത് തികച്ചും ഈ ഗീതയുടെ ആധ്യാത്മിക ശാസ്ത്രത്തിന് യോജിക്കുന്ന ഒരു പാരിഭാഷികമായ ശബ്ദമാണ് ഇനി വേറെ ഒരർത്ഥം എടുക്കരുത്. ഇവിടെ ഗുണങ്ങളെന്ന് പറഞ്ഞാലോ സത്വം രജസം തമസ് ഈ അർത്ഥം എടുക്കാവുന്ന ചുരുക്കം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇവിടെ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ പാരിഭാഷിക ശബ്ദം എന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രത്തിലേക്ക് വേണ്ടി മാത്രമുള്ള ശബ്ദങ്ങളായതുകൊണ്ട് ഈ ശബ്ദങ്ങളൊന്നും വെച്ചുകൊണ്ട് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ ശബ്ദങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അതാണ് ഇത് എന്ന് പറയുന്ന അബദ്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതുകൊണ്ടാണ്, കാരണം പാരിഭാഷിക ശബ്ദം എന്ന് പറയുമ്പോൾ സാങ്കേതിക ശബ്ദം, അത് ഈ ശാസ്ത്രത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതാണ്, വേറെടുത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഈ ശാസ്ത്രത്തിൽ പ്രത്യേകമായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നതാണ്. ഇതിനെ എടുത്തിട്ട് ഇന്നത്തെ ഭൗതിക ശാസ്ത്രത്തിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതിനൊക്കെ വിരുദ്ധമായി വരും. ഒന്ന് കണ്ടേക്കാൻ എന്താണ് ഇവിടെ പറയുന്ന തത്വങ്ങൾക്ക് സമാനമായ ചില കാര്യങ്ങൾ ആധുനിക ഭൗതിക ശാസ്ത്രങ്ങളിലുമൊക്കെ കണ്ടേക്കാം, അത് സ്വാഭാവികമാണ്. പക്ഷെ രണ്ടും ഒന്നാണെന്ന് പറയുന്നത് തികച്ചും അബദ്ധമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നത് ഇതി പാരിഭാഷിക ശബ്ദ. ഇവിടെ ഗുണമെന്നും മറ്റും പറയുന്നത് കേവലം പാരിഭാഷികമാണ്, ഇവിടത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ്, ഇതിന് ഇവിടെ പറയുന്ന അർത്ഥമേ ഉള്ളൂ, വേറെ അർത്ഥമില്ല. ഇവിടെ ഗുണമെന്ന് പറഞ്ഞാൽ സത്വം രജസ് തമസ് എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ സത്വം രജസ് തമസ് എന്താണ്, അത് ഇവിടെ തന്നെ നിർവചിച്ചിട്ടുണ്ട്, ഇന്നതാണ് സത്വം, ഇന്നതാണ് രജസ്, ഇന്നതാണ് തമസ് എന്ന് നിർവചിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് പരീക്ഷണശാല വേണ്ട, ഉപകരണങ്ങൾ വേണ്ട, ഒന്നും വേണ്ട. അവനവന്റെ അന്ധകരണം മാത്രം മതി, അതാണ് ഇവിടുത്തെ ഉപകരണം. ഈ ശാസ്ത്രത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് ന്യായവൈശേഷിക ദർശനങ്ങളിൽ പറയുന്ന തരത്തിൽ പോലുമല്ല ഇവിടെ പറയുന്നു. രൂപാദി ദ്രവ്യാശ്രിത ഗുണഹന, രൂപാദികളെ പോലെ രൂപാധിപത് ദ്രവ്യാശ്രിത ഗുണങ്ങളുമല്ല ഇതൊന്നും. എന്നുവെച്ചാൽ ഗുണഗുണിനോർ അന്യത്വം അത്ര വിവക്ഷിതം. അവിടെ എന്ന് വെച്ചാൽ എന്താണ്, ഗുണവും ഗുണിയും വേറെയാണ്. ന്യായവൈശേഷിക ദർശനത്തിൽ പറയുമ്പോൾ എന്താണ്, ഒരു വസ്തു ഒരു പദാർത്ഥം, ആ പദാർത്ഥത്തിൽ കാണുന്ന ഗുണങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ആ പദാർത്ഥം, ഭിന്നമാണ് ആ പദാർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രത്തെ എടുക്കും. ആ വസ്ത്രത്തിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ നിറം, അതിൻ്റെ ആകൃതി, അതിൻ്റെ നീളം, വീതി, ഇതെല്ലാം വസ്ത്രത്തിൻ്റെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളിൽ നിന്ന് ഭിന്നമായിട്ട് ഗുണി ദ്രവ്യം വസ്ത്രം എന്ന് പറയുന്ന ഒന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ദ്രവ്യാശ്രിതമാണ് ഗുണങ്ങളെന്ന് പറയുന്നത്. വസ്ത്രത്തെ അവർ ദ്രവ്യമായിട്ടും വസ്ത്രത്തിലിരിക്കുന്ന നീളം, വീതി, നിറം, ആകൃതി തുടങ്ങിയ സർവ അനേക ഗുണങ്ങൾ വരാം. ഇതെല്ലാം ആ വസ്ത്രമാകുന്ന ദ്രവ്യത്തെ ആശ്രയിച്ചിരിക്കുന്ന ഗുണമെന്നും പറയും. ഈ രണ്ടും വേറെ വേറെ എന്നാണ് അവർ പറയുന്നത്. അതൊന്നും ഇവിടെ വിവക്ഷിതമല്ലെന്നാണ്. എന്നുവെച്ചാൽ ഗുണഗുണിനോഹോ അന്യത്വം അത്ര വിവക്ഷിതം. ഇവിടെ ഗുണഗുണികൾക്ക് ഗുണവും ദ്രവ്യവും തമ്മിൽ അന്യത്വം ഭേദം ഇവിടെ അംഗീകരിച്ചിട്ടില്ല. തസ്മാ ഗുണായവ നിത്യപരതന്ത്രാഹ ക്ഷേത്രജ്ഞം പ്രതി അവിദ്യാത്മകത്വാ ക്ഷേത്രജ്ഞം നിബധ്നന്തി ഇവ തം ആസ്പദീകൃത്യ ആത്മാനം പ്രതിലഭന്തേ ഇതി നിബധ്നന്തി ഇത്യുച്യത. നിബധ്നന്തി ബന്ധിക്കുന്നു, ഈ ഗുണങ്ങൾ ജീവനെ ബന്ധിക്കുന്നു എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ആ ഗുണങ്ങളെ തന്നെ വിശദീകരിക്കുന്നു, പറയുന്നു തസ്മാ ഗുണായവ നിത്യപരതന്ത്രാഹ. ഇപ്പം വസ്ത്രത്തിലിരിക്കുന്ന നിറം അതിന് വസ്ത്രത്തെ ആശ്രയിച്ചേ ഇരിക്കാൻ പറ്റും, അതുകൊണ്ട് അത് നിത്യപരതന്ത്രമാണ്. മറ്റുള്ളവർ പറയുന്ന ഗുണങ്ങളെപ്പോലെ അതെങ്ങനെയാണോ ദ്രവ്യത്തെ തന്നെ ആശ്രയിച്ചിരിക്കുന്നത്, ദ്രവ്യത്തിന് അധീനമായിരിക്കുന്ന അതുപോലെ ഗുണായവ നിത്യപരതന്ത്രാഹ. അതുപോലെ ഈ ഗുണങ്ങൾ എന്താണ്, സത്വരജസ്തമോ ഗുണങ്ങൾ ക്ഷേത്രജ്ഞം പ്രതി അവിദ്യാത്മകത്വാ. ക്ഷേത്രജ്ഞനെ സംബന്ധിച്ച് എന്താണത്, ഈ ഗുണങ്ങളെന്ന് പറയുന്ന അവിദ്യാത്മകമാണ്. ഈ ഗുണങ്ങളെന്ന് പറയുന്നത് അവിദ്യാരൂപമാണ്. ഈ ഗുണങ്ങളെന്ന് പറയുന്നത് ക്ഷേത്രജ്ഞന് ഇത് അവിദ്യാരൂപമാണ്. ക്ഷേത്രജ്ഞൻ നിബന്ധനന്തീവ, അതുകൊണ്ട് അവിദ്യാത്മകം എന്ന് വെച്ചാൽ എന്താണ്, പരമാർത്ഥത്തിൽ ഇല്ലാത്തതും എന്നാൽ അനുഭവത്തിൽ തന്നെ ബന്ധിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടിവിടെ പറയുന്നത് നിബന്ധനന്തീവ, ബന്ധിക്കുന്നത് പോലെ. വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ അജ്ഞാനം ജീവനെ ബന്ധിക്കുന്നു എന്നുള്ളത് എന്ന് സ്വീകരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഈ സച്ചിദാനന്ദ സ്വരൂപനാണ് വാസ്തവത്തിൽ ജീവൻ. അത് ഈശ്വരനിൽ നിന്നും അന്യനല്ല, ഈശ്വര സ്വരൂപം തന്നെ. ആ ജീവനെ ഈ തുച്ഛമായിരിക്കുന്ന അവിദ്യയ്ക്ക് എങ്ങനെ ബന്ധിക്കാൻ കഴിയും? പരമാർത്ഥത്തിൽ മൂന്ന് കാലത്തിൽ നിലനിൽക്കാത്ത അവിദ്യയ്ക്ക് ഈ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന പരമാത്മ സ്വരൂപനായിരിക്കുന്ന ഈ ജീവനെ ബന്ധിക്കാൻ സാധ്യമേ അല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, പരമാർത്ഥത്തിൽ ബന്ധമില്ല, മോക്ഷമില്ല. പക്ഷെ അനുഭവം എങ്ങനെ ബന്ധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തൽക്കാലം ബന്ധനത്തെ അംഗീകരിച്ചേ പറ്റൂ. അപ്പം പരമാർത്ഥത്തിൽ അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്തതും എന്നാൽ അനുഭവം കൊണ്ട് അംഗീകരിക്കേണ്ടി വരുന്നതും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിബന്ധനന്തി ഇവ എന്ന് പറഞ്ഞിരിക്കുന്നത്, ബന്ധിക്കുന്നത് പോലെ. എന്റെ അനുഭവത്തിൽ എങ്ങനെ അനുഭവിക്കുന്നു? ഈ ഗുണങ്ങൾക്കെല്ലാം കീഴ്പ്പെട്ടവനായി, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഗുണങ്ങളുടെ പരിണാമങ്ങൾക്ക്, രാഗമോഹാദികൾക്ക് കീഴ്പ്പെട്ടവനായി സ്വയം അനുഭവിക്കുന്നു. പരമാർത്ഥത്തിലോ താൻ ഈ ഗുണാതീതനായി സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്ന അവിദ്യ എന്ന് പറയുന്നത്. അനുഭവം എന്തോ അത് സത്യത്തിന് വിരുദ്ധം. പക്ഷെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല, അത് അംഗീകരിക്കേണ്ടിയും വരുന്നു. അങ്ങനെ ഒരു ഗതികേടിൽ പെടുന്നു ജീവൻ. അതുകൊണ്ടാണ് നിബന്ധനന്തി ഇവ, ബന്ധിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ബന്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വാസ്തവത്തിൽ മോക്ഷവും ജീവൻ ആവശ്യമില്ല, വാസ്തവത്തിൽ ബന്ധവുമില്ല. പക്ഷെ അങ്ങനെ പറയുന്ന സമയം തന്നെ എന്ത് വരുന്നു? ആ ബന്ധമോക്ഷങ്ങൾ സ്വയം അവന് അനുഭവപ്പെടുകയും ചെയ്യുന്നു. എങ്ങനെ ബന്ധം? അത് വാസ്തവികമായും മോക്ഷം അത് ഗുരു അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഉപദേശത്തിലൂടെയും മനസ്സിലാക്കുന്നു, അവന് അനുഭവമാകും. പരമാർത്ഥത്തിൽ ഇത് രണ്ടും ഇല്ലതാണ്. അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? നിബന്ധനം ദൈവ തം ആസ്പദീകൃത്യ, ഇതിനെ ആശ്രയിച്ചിട്ടാണ് ആത്മാനം പ്രതിലഭന്തേ, അവൻ തന്നെ സദാ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, തന്നെ താൻ സദാ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സദാ തനിക്ക് താൻ തന്നെ വിഷയമായിരിക്കുന്നു. എങ്ങനെ? താൻ ബന്ധിക്കപ്പെട്ടതുപോലെ, താൻ മോക്ഷാർത്ഥിയായിട്ട്. ഇതെല്ലാം അവന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ ഗുണങ്ങൾക്ക് പരതന്ത്രനായതുകൊണ്ട്, അല്ലെങ്കിൽ അവിദ്യയ്ക്ക് അധീനനായിരിക്കുന്നു. അവൻ തന്നെ അങ്ങനെ അറിയുന്നു. ആത്മാനം പ്രതിലഭന്തേ, തന്നെ അവൻ പ്രതിലഭന്തേ എന്ന് വെച്ചാൽ അനുക്ഷണം അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ക്ഷണത്തിനും തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? താൻ ബന്ധിക്കപ്പെട്ടവനായും താൻ മോക്ഷത്തെ അർത്ഥിക്കുന്നവനായും എന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതി, അതുകൊണ്ടാണ് നിബന്ധനന്തി ഇത്യുച്ചത്, ഇവിടെ ബന്ധിക്കുന്നു എന്ന് പറയുന്നു. തേജപ്രകൃതി സംഭവാ ഭഗവാൻ മായാ സംഭവാ നിബന്ധനന്തി ഇവ ഹേ മഹാബാഹോ. പറയുന്ന ഈ ഗുണങ്ങൾ സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളും പ്രകൃതി സംഭവമാണ്. പ്രകൃതിയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നർത്ഥം. സംശയം വരും, ഗുണങ്ങൾ എങ്ങനെ പ്രകൃതിയിൽ നിന്നുണ്ടാകും? കാരണം ഗുണങ്ങളാണല്ലോ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്ന എന്താണ്? സത്വൻ രജസ് തമസ് എന്ന് പറയുന്ന ഈ മൂന്ന് ഗുണങ്ങളാണ് പ്രകൃതി. പിന്നെ ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു എന്നെന്തുകൊണ്ട് ഇവിടെ പറഞ്ഞു? പ്രകൃതി സംഭവാഹ എന്ന് വെച്ചാൽ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്നു എന്തുകൊണ്ട് പറഞ്ഞു? അത് ഗുണവൈഷമ്യത്തെ കണക്കിലെടുത്തുകൊണ്ട്. കാരണം ഗുണസാമ്യാവസ്ഥയാണ് പ്രകൃതി. പ്രകൃതി എന്ന് സാധാരണ പറയുന്നത് ഗുണസാമ്യാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഗുണങ്ങളിൽ ഒരു തരത്തിലുള്ള വൈഷമ്യവും സംഭവിക്കാതെ ഗുണങ്ങൾ ഏകരൂപത്തിലിരിക്കുക, അതിനാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഏകരൂപത്തിലിരിക്കുന്ന പ്രകൃതിക്ക് ഒരു ഭംഗം അല്ലെങ്കിൽ ഗുണവൈഷമ്യം വരുന്നു. ആ ഗുണവൈഷമ്യം കൊണ്ട് എന്ത് വരുന്നു? നമ്മൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന തരത്തിലുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണകാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. അപ്പോ പ്രകൃതിയുടെ സാമ്യാവസ്ഥയും പ്രകൃതിയുടെ ഭംഗാവസ്ഥയും പ്രകൃതിയുടെ സാമ്യാവസ്ഥ തന്നെയാണ് പ്രളയം എന്ന് പറയുന്നത്. അവിടെ ഒരു സൃഷ്ടിയും നടക്കുന്നില്ല. പ്രകൃതിയിൽ വരുന്ന ഭംഗം അല്ലെങ്കിൽ പ്രകൃതിയിൽ വരുന്ന വൈഷമ്യം, അതാണ് സൃഷ്ടിക്ക് കാരണമായിരിക്കുന്നത്. ആ സൃഷ്ടിയിൽ നമ്മൾ കാണുന്നുണ്ട് സത്വരജസ്തമോ ഗുണങ്ങളെ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ. അതുകൊണ്ടാണ് ഗുണങ്ങൾ പ്രകൃതിയിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഗുണങ്ങൾ തന്നെയാണ് പ്രകൃതി, അതാണ് പരമാർത്ഥം. ഗുണങ്ങളുടെ സാമ്യാവസ്ഥ തന്നെയാണ് പ്രകൃതി. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? തേജപ്രകൃതി സംഭവാഹ, ഈ ഗുണങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്നും ഉണ്ടായതാണ് എന്ന് പറയുന്നത് ശരി തന്നെയാണ്. കേവല അവസ്ഥയിലിരിക്കുന്ന പ്രകൃതി, ആ പ്രകൃതിക്കൊരു ഭംഗം വന്ന് ആ പ്രകൃതിയിൽ ഗുണവൈഷമ്യം ഉണ്ടായി, സത്വരജസ്തമോ ഗുണങ്ങളിൽ ഒരു മാറ്റം മറിച്ചിലുണ്ടാകും, ഉണ്ടായി ഉടനെ സൃഷ്ടി ആരംഭിക്കുന്നു. ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനാണ് ഈശ്വരന്റെ ഈക്ഷണം കാരണമായി പറയുന്നത്. ഇവിടെ വേദത്തിനും മറ്റും പറയുന്നത് എന്താണ്? ഈശ്വരൻ സങ്കല്പിക്കുന്നു, ഈശ്വരന്റെ ഒരു സങ്കല്പം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. എന്താണ് ഈശ്വര സങ്കല്പം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് ഈശ്വരന്റെ സങ്കല്പം എങ്ങനെയാണ്, നമ്മൾ സങ്കല്പിക്കുന്നത് പോലെയാണോ, ഈശ്വരനും അങ്ങനെ സങ്കല്പിക്കുമോ, അപ്പൊ ജീവനെ പോലെയാണോ എന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സമാധാനം പറയാൻ കഴിയത്തില്ല. ശ്രുതി പറയുകയാണ് എന്താണോ, ആ ഈശ്വരനൊരു സങ്കല്പം ഉണ്ടായി, ആ ഒരു സങ്കല്പം കൊണ്ട് എന്താണ് സൃഷ്ടിക്ക് വേണ്ടിയുള്ള സങ്കല്പം, ആ സങ്കല്പം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, ആ പ്രകൃതി ഒന്ന് ചരിച്ചു, പുരുഷന്റെ സങ്കല്പത്തിനനുസരിച്ച് ഗുണവൈഷമ്യം ഉണ്ടായി, സൃഷ്ടി ആരംഭിച്ചു. അതിനാണ് നേരത്തെ പറഞ്ഞത് എന്താണ്, അഹം ബീജപ്രദ പിതാ ഗർഭം ദദാമ്യഹം എന്നൊക്കെ പറഞ്ഞത്. ആ ഒരു ഇതിനെ ശ്രുതിയുടെ വിളിച്ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കാര്യത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ സാമ്യമായിരിക്കുന്ന പ്രകൃതിയിൽ നിന്നൊരു വൈഷമ്യം വരുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടുന്ന കാര്യങ്ങളും, ഇതിനെക്കുറിച്ചുള്ള ഒരു ഏകദേശ ജ്ഞാനമേ ബൗദ്ധികമായി ഒരാൾ ആർജിക്കാൻ പറ്റൂ. കാരണം എന്തുകൊണ്ട്? പ്രകൃതിയുടെ സാമ്യാവസ്ഥ എന്ന് പറയുമ്പോൾ അവിടെ ബുദ്ധി ഒന്നും പ്രവർത്തിക്കാത്ത സ്ഥലമാണ്. ഏതുപോലെ? ഗാഠമായ ഉറക്കം പോലെ. ഗാഠമായ ഉറക്കത്തെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിച്ച് ഉണർന്നിരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗാഠനിദ്രയെക്കുറിച്ച് ഒരു പിടിയും കിട്ടത്തില്ല, ഒരു മറയല്ലാതെ ഒന്നുമില്ല. അതിനെക്കുറിച്ച് അറിയുന്നു എന്നൊന്നും പറയാൻ കഴിയുന്നില്ല, അറിയുന്നില്ലെന്നേ പറയാൻ കഴിയുന്നുള്ളൂ. അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നതും ചില ഭാഗങ്ങളിൽ അതൊരു അറിവാണ്. അപ്പൊ പ്രകൃതിയുടെ സാമ്യാവസ്ഥ എന്ന് പറയുന്നത് സൂക്ഷ്മത്തെക്കുറിച്ചുള്ള അറിവ് പോലെ ഒരു അറിവാണ്, അതും ഒരു അറിവാണ്. അപ്പൊ അതിനെക്കുറിച്ച് അതിൽ കൂടുതലൊന്നും അറിയാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. നമുക്കറിയാൻ കഴിയാത്തതുകൊണ്ടാണ് പറയുന്നത് അവിടെ ഈശ്വരന്റെ സങ്കല്പം ഉണ്ടായി എന്ന് പറയുന്നു. മനുഷ്യന്റെ ബുദ്ധിക്ക് പിടികിട്ടാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈശ്വരന്റെ സങ്കല്പത്തെ ആശ്രയിക്കുന്നത്. അതുകൊണ്ടെന്ത് സംഭവിച്ചു? പ്രകൃതി സംഭവാഹ, ഗുണങ്ങളെല്ലാം പ്രകൃതിയിൽ നിന്നുണ്ടായി, സത്വരജസ്തമോ ഗുണങ്ങൾ, ശോകമോഹാദികളെല്ലാം. അതാണ് ഇവിടെ ഭാഷ്യകാരൻ വിശദീകരിക്കുന്നത്. തേജപ്രകൃതി സംഭവാഹ ഭഗവൻ മായാ സംഭവ, ആ ഭഗവാന്റെ മായയിൽ നിന്നുണ്ടായതാണ് ഗുണങ്ങൾ. നിബന്ധനന്തി ഇവ, അത് വാസ്തവത്തിൽ ആ ജീവനെ ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്നില്ലെങ്കിലും അനുഭവപ്പെടുന്നു. ഈ മഹാബാഹു, മഹാബാഹു മുമ്പും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വിശദീകരിക്കുകയാണ്. മഹാന്തോ സമർത്ഥതരവും ആജാനുപ്രലംഭവും ബാഹു യസ്യസ്യ മഹാബാഹു, സാമർത്ഥ്യത്തെ സൂചിപ്പിക്കാനാണ് മഹാബാഹു. മഹാബാഹു എന്ന് വെച്ചാൽ നീളമുള്ള കൈകളുള്ളവൻ എന്ന് വെച്ചാൽ എന്തും പ്രവർത്തിക്കുന്നതിന് സാമർഥ്യമുള്ളവൻ, ആധ്യാത്മമോ ഭൗതികമോ എന്തോ ആയിക്കൊള്ളട്ടെ, ആണ് പറയുന്നത്. മഹാന്തു സമർത്ഥതരു, സമർത്ഥങ്ങളാണ്. ആജാനുപ്രലംഭോ, സാറിന് നീണ്ട കൈകൾ, കാൽമുട്ടുകൾ വരെ നീണ്ടു കിടക്കുന്ന നീണ്ട കൈകൾ എന്ന് പറയാറുണ്ട്. അംഗലക്ഷണമനുസരിച്ച് ശ്രേഷ്ഠമായ കൈകൾ അതാണെന്ന് പറയുന്നു. യസ്യസ മഹാബാഹു, അങ്ങനെയുള്ള കൈകളോടുകൂടിയവൻ സമർത്ഥൻ. ഹേ മഹാബാഹു എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളെല്ലാം ധരിക്കുന്നതിന് നിശേഷിയുള്ളവനാണ്, ഈ മാർഗത്തിൽ പ്രവർത്തിക്കുന്നതിന് നീ പ്രാപ്തനാണ് എന്നാൽ അർജുനന്റെ സാമർഥ്യത്തെ അർജുനനെ തന്നെ ബോധിപ്പിച്ച് അർജുനന് ഇതിൽ കൂടുതൽ ഉത്തേജനത്തെ ഉണ്ടാക്കാൻ വേണ്ടി പറയുകയാണ്. ദേഹേ ശരീരേ ദേഹിനം ദേഹവന്തം അമ്പിയും, ദേഹേ ദേഹിനം അമ്പിയും, ഈ ദേഹത്തിൽ അമ്പിയനായിരിക്കുന്ന ദേഹിയെ ബന്ധിക്കുന്നു എന്നാണ്. ദേഹിനം ദേഹവന്തം അമ്പ്യയും, അമ്പ്യം ചുക്തം അനാദിത്വാദിത്യാദി ശ്ലോകീന അനാദിത്വാ നിർഗുണത്വാ പരമാത്മാവയമ്പി അവിടെ പറഞ്ഞു. അയം അമ്പ്യഹ, ഈ ജീവൻ അമ്പ്യനാണ്, നാശമില്ലാത്തവനാണ്. എങ്ങനെ? പരമാത്മരൂപത്തിൽ. ശരീരം മനസ്സ് അന്ധക്കരണം ഈ രൂപത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ജീവൻ നശിക്കുന്നവനാണ്, മൃതനാണ്. പക്ഷേ പരമാത്മസ്വരൂപത്തെ നോക്കിയാലോ അമൃതനാണ്. അതിവിടെ പറയുന്നു, നനു ദേഹി നദിപ്യതയിത്യുക്തം തത് കഥമിഹ നിബന്ധനന്തീത്തി അന്യഥാവിച്ചതേ. അത് നിബന്ധനന്തി എന്ന് പറയുന്നതിന് ഭാഷ്യകാരൻ നിബന്ധനന്തി ഇവ എന്ന് പറഞ്ഞു, ബന്ധിക്കുന്നത് പോലെ. അത് കരുതി കൂട്ടി പറഞ്ഞാണ്. എന്തിനുവേണ്ടി? ദേഹി നലിപ്യതേ, നേരത്തെ പറഞ്ഞു. കർമ്മഭിർ നസലിപ്യതേ, ഒരു കർമ്മങ്ങളും ഒരു ഗുണങ്ങളും ഇവനെ ബന്ധിക്കുന്നില്ലെന്ന് നേരത്തെ പറഞ്ഞു. ഇവിടെ പറയുന്നു ബന്ധിക്കുന്നു. ലിപ്യത എന്ന് പറഞ്ഞാലും ബന്ധിക്കുന്നു എന്നാണ്. നലിപ്യത എന്ന് പറഞ്ഞാൽ ബന്ധിക്കുന്നില്ല. ഇവിടെ പറഞ്ഞു നിബന്ധനന്തി. തത് കഥം, അതുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു നിബന്ധനന്തി ഇത്തി അന്യഥാ ഉച്ചതയെ മറിച്ചു പറയുന്നു. നേരത്തെ പറഞ്ഞു നിന്നും വിരുദ്ധമായി പറയുന്നു. അവിടെ ബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇവിടെ ബന്ധിക്കുന്നു എന്ന് പറഞ്ഞു. അധ്യാത്മശാസ്ത്രത്തിൽ പരസ്പര വിരുദ്ധമായി വന്നു കഴിഞ്ഞാൽ അത് ഏതിനെ സ്വീകരിക്കുമെന്ന് ജിജ്ഞാസുക്കൾക്ക് സംശയം ഉണ്ടാകും. അനുസമാനം പറയുന്നു, പരിഹൃതം അസ്മാഭിർ ഇവ ശബ്ദേന. അതുകൊണ്ട് പറയുന്നു, ആ ഒരു ദോഷത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിബന്ധനന്തി എന്ന് പറയുന്നിടത്ത് ഇവ എന്ന് പറയുന്ന ശബ്ദത്തെ കൂടെ കൂട്ടിച്ചേർത്തത്. നിബന്ധനന്തി ഇവ ഇരി, ഈ ദോഷത്തെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് പരമാർത്ഥം. എന്താണ്? വാസ്തവത്തിൽ ബന്ധിക്കുന്നില്ല പരമാർത്ഥത്തിൽ. ഇത് കള്ളമാണോ? അല്ല, ഇതും പരമാർത്ഥം തന്നെ. എങ്ങനെ പരമാർത്ഥമാവും? ഈ ഗുണകാര്യങ്ങളോട് കൂടിച്ചേരുമ്പോൾ, അല്ലെങ്കിൽ ജീവഭാവത്തെ സംബന്ധിച്ചിടത്തോളം ഇതും പരമാർത്ഥം തന്നെ. സത്യദർശിക്കല്ല ഇത് പരമാർത്ഥം, അജ്ഞനിത് പരമാർത്ഥം നടത്തും. അല്ലെങ്കിൽ സത്യദർശിയുടെ ദൃഷ്ടിയിൽ എന്താണ് നിബന്ധനന്തി എന്ന് പറയുന്നത്? ഇവ എന്നൂടെ ചേർക്കണം. ബന്ധിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു, വാസ്തവത്തിൽ ബന്ധിക്കുന്നില്ല. ബന്ധവും മോക്ഷവും ഇല്ല എന്ന് പലയിടത്തും പറയാറുണ്ടല്ലോ, അത് തന്നെ ഇവിടെയും പറയുന്നു. എന്താണ് എന്റെ താല്പര്യം? അജ്ഞന് ബന്ധമില്ലെന്നല്ല പറയുന്നത്, ജിജ്ഞാസുവിന് സാധകന് ബന്ധമോക്ഷങ്ങളില്ലെന്നല്ല പറയുന്നത്, മറിച്ച് പരമാർത്ഥദർശിക്ക് ആ പരമാർത്ഥ ദർശനത്തിൽ നോക്കുമ്പോൾ അവിടെ ബന്ധമോക്ഷങ്ങളില്ലെന്നാണ്. അല്ല, ബന്ധമോക്ഷങ്ങളില്ല എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരാൾ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് എനിക്ക് ബന്ധവും മോക്ഷമൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല അത് പറയുന്നത്. ബന്ധമോക്ഷങ്ങളില്ല എന്ന് പറയുന്നത് പരമാർത്ഥ ദർശിയുടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നതാണ്. ബന്ധമോക്ഷങ്ങളുണ്ടെന്ന് പറയുന്നതോ അജ്ഞന്റെ, അല്ലെങ്കിൽ അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തെ ആർജിക്കുന്നതിന് വേണ്ടി യത്നിക്കുന്ന ഒരു സാധകന്റെ നിലയിൽ നിന്നുകൊണ്ട് പറയുകയാണ്. ഒരു സാധനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ബന്ധമോക്ഷങ്ങൾ ഉണ്ട് എന്നുള്ളതിന് പ്രസക്തിയുണ്ട്, എന്നാലേ അയാൾക്ക് സാധനയിൽ മുന്നേറാൻ പറ്റും. പരമാർത്ഥ ദർശിയെ സംബന്ധിച്ചിടത്തോളം നിബന്ധനന്തി ഇവ, ബന്ധിക്കുന്നത് പോലെ. അപ്പൊ ആ പരമാർത്ഥദർശിയുടെ ദൃഷ്ടിയെ ആശ്രയിച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞത് നിബന്ധനന്തി ഇവ എന്ന്, ബന്ധിക്കുന്നത് പോലെ. അതിവിടെ മുമ്പ് പറഞ്ഞ ഭാഗവുമായിട്ടുള്ള വിരോധത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ പരമാർത്ഥം പറഞ്ഞു, ന ലിപ്യതേ ലിപ്യതേ നിസപാപേന പത്മപത്രം ഇവാംബസ എന്ന മറ്റുമുള്ള സ്ഥലത്ത് പറഞ്ഞു. അനേപവാദം, പരമാർത്ഥത്തിൽ ഇതൊന്നും പരമാത്മാവിനെ ബാധിക്കുന്നില്ല എന്നുള്ള വാദം, അതിന് അനേപവാദം എന്ന് പറയുന്നു. വാദം എന്ന് വെച്ചാൽ ചർച്ച, ചിന്ത എന്നർത്ഥം. അതിനെയാണ് ഭാഷ്യകാരനും കൂടെ ആശ്രയിച്ച് പറയുന്നത്. പക്ഷെ അജ്ഞന്റെ അനുഭവത്തെ എടുത്തുകൊണ്ട് ബന്ധിക്കുന്നു എന്ന് ഭഗവാനും പറഞ്ഞു. രണ്ട് സമന്വയിപ്പിക്കണം, പൊരുത്തപ്പെടുന്ന കാര്യങ്ങളാണ് എന്നർത്ഥം. അതുകൊണ്ട് അധ്യാത്മശാസ്ത്രത്തിൽ, പ്രത്യേകിച്ചും അദ്വൈതത്തിൽ, നമ്മൾ വളരെ വിരുദ്ധമായി കാണുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രപഞ്ചത്തിന്റെ സത്യത്വവും പ്രപഞ്ചത്തിന്റെ മിഥ്യാത്വം. അപ്പൊ അദ്വൈതമോ ദ്വൈതമോ എന്നുള്ള ആ ദർശന പക്ഷപാതം വിട്ടിട്ട് ഒരാൾ നിഷ്പക്ഷമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ രണ്ട് പറയുന്ന കാര്യങ്ങളും തമ്മിൽ യാതൊരു വിരോധവുമില്ല. പ്രപഞ്ചം സത്യമാണെന്ന് പറഞ്ഞാലും പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാലും വിശേഷിച്ചൊരു അർത്ഥമൊന്നും ഉണ്ടാകുന്നില്ല. രണ്ടിന്റെയും പരമമായ താല്പര്യം ഒന്ന് തന്നെ. എന്താണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് നിബന്ധനന്തി എന്നുവെച്ചാൽ ഇതൊക്കെ സത്യമാണ് ബന്ധിക്കുന്നു. വിജ്ഞനെ സംബന്ധിച്ചിടത്തോളം നിബന്ധനന്തി യുവ ബന്ധിച്ചതുപോലെ പരമാർത്ഥത്തിൽ ബന്ധിക്കുന്നില്ല. അപ്പൊ സത്യം മിഥ്യ എന്ന് പറഞ്ഞ് വഴക്കെടുക്കേണ്ട കാര്യം ഇല്ല. ഗീതയുടെ വെളിച്ചത്തിൽ നോക്കുന്നു. അപ്പൊ പിന്നെ ഈ തർക്കങ്ങളും വാഗ്വിദണ്ഡകളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ ശാസ്ത്രങ്ങൾ, അതിനൊക്കെ പിന്നെ ഇവിടെ പ്രസക്തി. ശങ്കരാചാര്യനെ ഇത് മിഥ്യയാണ് പ്രപഞ്ച സത്യമല്ല എന്ന് സമർത്ഥിച്ചിട്ടുണ്ടല്ലോ പല ഭാഗങ്ങളിൽ. അവർക്കൊക്കെ അബദ്ധം പറ്റിയണോ? അല്ല, അവരെല്ലാം സമർത്ഥിക്കുന്ന ഇതാണ്. എന്താണ് അജ്ഞനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, വിജ്ഞന്റെ ദൃഷ്ടിയിൽ ഇതില്ലാത്തതാണ് പരമാർത്ഥത്തിന്. അത് അജ്ഞനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് ഈ വാഗ്വ്യവഹാരം അവസാനിക്കാതെ പോകുന്നത്, വിദണ്ഡാവാദങ്ങളെല്ലാം പ്രയോഗിക്കേണ്ടി വരുന്നത്. തത്വദർശിയെ വിവേകമുള്ളവനെ ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അതുകൊണ്ട് അതിനും പ്രസക്തിയുണ്ട്. ആ വാദകോലാഹലങ്ങൾക്കും ഒരു പ്രസക്തിയുണ്ട്. അജ്ഞന്മാരുള്ളിടത്തോളം കാലം ഈ വാദകോലാഹലമെല്ലാം തുടർന്നു പോകും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് നമ്മൾ മുൻവിധി പാടില്ല. അതാണ് ഇവിടെ രണ്ടു പക്ഷവും പറഞ്ഞിരിക്കുന്നത്. മഹാബാഹോ അനയോ അർജുന, സത്വം രജസ്തമൈതി, സത്വം രജസ് തമ എന്നിങ്ങനെയുള്ള പ്രകൃതി സംഭവാഹ ഗുണ, പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന ഗുണങ്ങൾ, ദേഹേ ഈ ദേഹത്തിൽ, ദേഹിനം അമ്പിയം, അമ്പിയം ദേഹിനം, അമ്പിയനായിരിക്കുന്ന നാശരഹിതനായിരിക്കുന്ന ഈ ദേഹിയെ നിബന്ധനന്തി ബന്ധിക്കുന്നു. ഇവിടെ ദേഹേ ദേഹിനം എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ അടുത്ത് വന്നതുകൊണ്ടാണ് അവിടെ അമ്പിയം എന്ന് പറയുന്ന പദം കൂടെ കൂട്ടിച്ചേർത്തത്. കാരണം ദേഹം നശിക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ദേഹിയെക്കുറിച്ചാണ് വിവാദമുള്ളത്. ദേഹി നിത്യമാണോ നശിക്കുന്നതാണോ? അപ്പോൾ ആ വിവാദത്തിന് സമാധാനമായിട്ടാണ് പറഞ്ഞത് അമ്പിയം ദേഹിനം, ദേഹി അമ്പിയനാണ് നശിക്കാത്തതാണ്. എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു? ഈ ദേഹി എന്ന് പറയുന്നത് ദേഹത്തിൽ നിന്ന് വേറെ അല്ല എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേഹത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ആണ് ദേഹിയെ നമുക്ക് അനുഭവപ്പെടുന്നത്. ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാരണം പ്രത്യക്ഷാനുഭവം അങ്ങനെയാണ്. പ്രത്യക്ഷത്തെ മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന ചാർവാകന്മാരും അതാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ പറയുന്ന എന്താണ്? ഈ ശരീരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എനിക്ക് എന്നെ കുറിച്ചുള്ള അനുഭവമുണ്ട്, അപ്പോൾ ദേഹിയെക്കുറിച്ചുള്ള അനുഭവമുണ്ട്. അപ്പോൾ ദേഹിയെക്കുറിച്ചുള്ള അനുഭവം ഈ ശരീരം നിലനിൽക്കുന്നതുകൊണ്ടാണ് ഉണ്ടാകുന്നത്. എപ്പോഴാണോ ഈ ശരീരം നശിക്കുന്നത്, ഉപയോഗശൂന്യമായി തീരുന്നത്, പിന്നെ ദേഹിയെക്കുറിച്ചുള്ള അനുഭവമില്ല. അതുകൊണ്ട് ദേഹി ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ശരീരത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ശരീരത്തിൽ നിന്നും വേറിട്ട് അങ്ങനെ ഒരു ആത്മാവില്ല. ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയുന്ന വ്യക്തി ഇതാണോ, ഈ ശരീരം നശിച്ചതിന് ശേഷവും ഞാനെന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നനെ. അവർ പറയുന്നത് ഞാനിപ്പോൾ ഞാനെന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശരീരം ഇപ്പം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഞാനെന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്താ കഴിയാത്തത്? ഈ ശരീരത്തോടുകൂടിയിരിക്കുമ്പോൾ എനിക്ക് മറ്റൊരാളിനോട് പറയാൻ കഴിയും. എന്താണെന്താ ഞാൻ എന്നെനിക്കിങ്ങനെ സ്വയം പറയാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കഴിയുന്നു. ശരീരം നശിച്ചു കഴിഞ്ഞിട്ട് ആ ശരീരത്തിലുണ്ടായിരുന്ന വ്യക്തി സ്വയം പറയുന്നതായിട്ടോ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതായിട്ടോ കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? ശരീര നാശത്തോടുകൂടി ദേഹിയും നശിച്ചു. അപ്പൊ ദേഹി എന്ന് പറയുന്നത് ആ ശരീരത്തിന്റെ തന്നെ ഒരു സൃഷ്ടിയാണ്. ഈ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പൃഥ്വി തേജോ വായു എന്ന് പറയുന്ന നാല് ഭൂതങ്ങളും കൂടിച്ചേർന്നുണ്ടായ ഒന്നാണത്. അതിനവർ പറയുന്ന അവർക്ക് വളരെ പരിചിതമായ ഉദാഹരണം പറയുന്നത് എന്താണ്? ചില പ്രത്യേക സാധനങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ശർക്കര പോലെയുള്ള ചില സാധനങ്ങൾ, ചില ദ്രവ്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതിൽ നിന്ന് ലഹരിയുള്ള മദ്യം ഉണ്ടാകുന്നത് പോലെ എന്നാണ്. ചർവകന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ല. അതെന്താണ്? അത് ശർക്കരയാണോ അല്ലെങ്കിൽ അത് ചേർത്ത് മറ്റെന്തെങ്കിലുമാണോ വെള്ളമാണോ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അല്ല, അവർ തന്നെ പറയുന്ന ഉദാഹരണമാണ്. അതൊന്നുമല്ല, പക്ഷെ അതിൽ നിന്നെല്ലാം ഭിന്നമായ ഗുണങ്ങളുള്ള മധുര അതിൽ നിന്നുണ്ടാകുന്നു, ലഹരിയുള്ള ഒരു സാധനം ഉണ്ടാകുന്നു. അതുപോലെ ഈ നാല് ഭൂതങ്ങളും കൂടി ചേരുമ്പോൾ ഇതിൽ നിന്നും ചൈതന്യം എന്ന് പറയുന്നുണ്ടാകുന്നത് ഈ നാലിനും ഉള്ളതല്ല. അപ്പം നാലിനും ഇല്ലാത്ത എങ്ങനെ ഭൂതമായി ഉണ്ടാകും? അപ്പോൾ അവർ ചോദിക്കുന്നു, ശർക്കരയിൽ ലഹരിയുണ്ടോ വെള്ളത്തിൽ ലഹരിയുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്നാൽ ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ അതിനൊന്നും ഇല്ലാത്തൊരു വസ്തു ഉണ്ടാകുന്നുണ്ടല്ലോ, അതിന് ഭിന്നമായിട്ടുള്ള ഒരു സാധനം ഉണ്ടാകുന്നുണ്ടല്ലോ. അതുപോലെ ഈ നാല് ഭൂതങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒരു വസ്തു ഈ നാല് ഭൂതങ്ങളും കൂടി ചേർന്ന ഉണ്ടാകാം, അതാണ് ദേഹി എന്നാണ് അവർ പറയുന്നത്. ദേഹി അതല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അവ്യയം എന്ന് പറഞ്ഞത്. അതാണ് ദേഹി എന്ന് വരുന്നു. ആ കൂടിച്ചേരൽ കഴിയുമ്പോൾ, ആ സംഘാതം നശിച്ചു കഴിയുമ്പോൾ ആ ദേഹി നശിക്കും, പിന്നെ ദേഹി നിലനിൽക്കത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ദേഹിയും നശിക്കുന്നില്ല, അത് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നു അമ്പ്യയം എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊരു ശരീരം നശിച്ചു കഴിഞ്ഞതിന് ശേഷവും ദേഹി തന്നെ കുറിച്ച് ആരെയും ബോധിപ്പിക്കുന്നില്ല, സ്വയം ബോധിക്കുന്നതായിട്ട് കാണുന്നില്ല. അതൊക്കെ ശരി തന്നെയാണ്. കാരണം ബോധിപ്പിക്കുന്നതിനും സ്വയം ബോധിക്കുന്നതിനും ഇതും നമുക്ക് ധരിക്കണമെങ്കിൽ എന്ത് വേണം? അത് സ്ഥൂലമായ ശരീരത്തിന്റെ സഹായത്തോടുകൂടിയേ പറ്റൂ. അദ്ദേഹം ബോധിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ സൂക്ഷ്മ ശരീരത്തിന്റെ തലത്തിൽ. അത് സ്ഥൂല ശരീരത്തോടുകൂടി താൻ ഇരിക്കുന്നതുകൊണ്ട് തനിക്കത് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളു. ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവന്റെ ഗതിയെക്കുറിച്ച് എന്തുകൊണ്ട് കാണുന്നവന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? കാരണം അത് സ്ഥൂല ശരീരമാകുന്ന ഉപാധിയിലൂടെ ഗ്രഹിക്കേണ്ട ഒന്നല്ല. സ്ഥൂലമായ ഉപാധിയിലൂടെ സ്ഥൂലമായ വിഷയങ്ങളെ ഗ്രഹിക്കാൻ പറ്റൂ. സ്ഥൂല ഉപാധിയെ വിട്ട് സൂക്ഷ്മ ഉപാധി അവലംബിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ അവലംബിക്കുന്ന ഒരു വ്യക്തിക്ക് ശരീര നാശത്തിനു ശേഷമുള്ള ജീവന്റെ ഗതിയെക്കുറിച്ചും മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം പൂർണ്ണമായ ജ്ഞാനമല്ല. അതെല്ലാം മനസ്സിലാക്കുന്നവരാണ് ഋഷിമാര്, യോഗികൾ, ഇവിടുത്തെ ഉപദേഷ്ടാവായിരിക്കുന്ന ഭഗവാൻ. അതങ്ങനെ മനസ്സിലാക്കിയിട്ട് ശരീരനാശത്തിന് ശേഷമുള്ള ജീവന്റെ ഗതിയെ കണ്ടറിഞ്ഞിട്ടാണ് പറയുന്നത് ഈ ദേഹി അമ്പ്യനാണ്, നശിക്കാത്തതാണ് നശിക്കുന്ന ദേഹത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നു. സത്വം രജസ്തമ ഇതി ഗുണപ്രകൃതി സംഭവ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനം അമ്പ്യയം. ശിഷ്യ ഓം ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ.